പരമ്പര വിസ്മരിച്ചുകൊണ്ട് ശ്രീമദ്ഭഗവത്ഗീത 16-ാം അധ്യായം 8-ാം ശ്ലോകം. അസത്യം അപ്രതിഷ്ഠന്തേ ജഗതാഹുരനീശ്വരം അപരസ്പരസംഭൂതം ഇമന്യത് കാമഹേതുകം. അസത്യം യഥാ വയം അനുതപ്രായ തഥാ ഇതം വികസരവും അസത്യം അപ്രതിഷ്ഠം ച നാസ്യ ധർമാധർമ്മോ പ്രതിഷ്ഠ അതോ അപ്രതിഷ്ഠം ചെയ്തി അസുരാജനാഹ ജഗദാഹുരനീശ്വരം. അതിനീശ്വരം, അനീശ്വരവാദം, അതിനെ കുറിച്ചാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തത്. ഈ ആസുരബുദ്ധിയുള്ളവർ അവരുടെ കാഴ്ചപ്പാടാണ് ഈ അനീശ്വരവാദം. പ്രാചീനമായി പലരും, പ്രാചീനന്മാർ അനീശ്വരവാദത്തെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. ഇവിടെ വ്യാഖ്യാതാക്കളെല്ലാം പ്രധാനമായും പരാമർശിക്കുന്ന ചാർവാകന്മാരെയാണ്. അതെല്ലാം നമ്മൾ സൂചിപ്പിച്ചു. അവിടെ തന്നെ പറയുന്ന മറ്റൊരു കാര്യമാണ് അപ്രതിഷ്ഠം. ഈ ജഗത്തിന് പ്രതിഷ്ഠയില്ല, ജഗത്തിന്റെ പ്രതിഷ്ഠയായിട്ടിവിടെ ആചാര്യസ്വാമികൾ സ്വീകരിച്ചിരിക്കുന്ന ധർമാധർമ്മങ്ങളെയാണ്. എന്നാൽ മറ്റാചാര്യന്മാര്, പ്രത്യേകിച്ചും ദ്വൈതികൾ ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത് ഈ ജഗത്തിനെ പൗരാണികമായി പറയുന്ന പ്രതിഷ്ഠ. പൗരാണികമായി എന്താണ് പറയുന്നത്? അനന്തൻ എന്ന് പറയുന്ന നാഗശ്രേഷ്ഠൻ ഈ ജഗത്തിനെ താങ്ങി നിർത്തിയിരിക്കുന്നു മറ്റുമാണ്. അതാണ് അദ്വൈത ഭാഷയും മറ്റും തമ്മിലുള്ള വ്യത്യാസം. ഒരു നാഗശ്രേഷ്ഠൻ ഈ ജഗത്തിനെ താങ്ങി നിർത്തിയിരിക്കുന്നു എന്നുള്ളത് കേവലം പൗരാണികമായി തന്നെ എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചുകുട്ടികൾ പോലും അത് കേട്ടിട്ട് ചിരിക്കും. കാരണം അത് വെറും ഒരു പുരാണ കൽപ്പനയാണ്. അല്ലെങ്കിൽ അതൊരു പ്രതീകാത്മകമായി പറഞ്ഞ് അതിന് മറ്റെന്തെങ്കിലും അർത്ഥം നമ്മൾ കൽപ്പിക്കണം. പുരാണങ്ങൾ വർണ്ണിച്ചിരിക്കുന്ന ശബ്ദാർത്ഥത്തെ എടുത്തു കഴിഞ്ഞാൽ അത് വളരെ ഒരു വലിയൊരു തമാശയായിട്ട് തോന്നും. ഒരു സർപ്പത്തിന്റെ തലയിലാണ് ഇതിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത്രയും വലിയൊരു സർപ്പം ഈ ഭൂമിയെ എന്നുമല്ല പറയുന്നു, ഇവിടെ ജഗത്തെന്നാണ്. ഈ ജഗത്തിനെ ഒരു സർപ്പത്തിന്റെ തലയിലാണ് ഇരിക്കുന്നതെങ്കിൽ ആ സർപ്പം എന്തായാലും ഈ ജഗത്തിനേക്കാളും വലുതായിരിക്കും. ജഗത്തിനേക്കാൾ വലിയ ആ സർപ്പത്തിന് ഇരിക്കാൻ പിന്നെ വേറൊരു ജഗത്ത് വേണ്ടിവരും. അത് ഈ സർപ്പത്തിന്റെ തലയിലായിരിക്കുന്നതെന്നും മറ്റും ഇതിനെക്കുറിച്ചൊരു പണ്ഡിതൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് സർപ്പത്തെ സർപ്പമായിട്ടെടുത്തു കഴിഞ്ഞാൽ അത് ഒരു തമാശയായിട്ട് ആൾക്കാർ സ്വീകരിക്കത്തുള്ളൂ. അപ്പോൾ അത് സർപ്പം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റെന്തെങ്കിലും ആയിരിക്കും. അതൊരു തത്വത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നതെങ്കിൽ ശരി, ആ തത്വം എന്താണ്? ഇവിടെ ചൊല്ല വ്യാഖ്യാനിക്കുന്നുള്ള ആ തത്വം ബ്രഹ്മമാണ്. ബ്രഹ്മം അനന്തമാണ്, അതുകൊണ്ട് അനന്തൻ എന്ന് സർപ്പത്തിന് പേര് കൊടുത്തു. അപ്പോൾ അനന്തൻ എന്നുള്ളത് കൊണ്ട് ബ്രഹ്മത്തെയാണ്, അത് വെറു സർപ്പമാണ്. അങ്ങനെ പറയാം, അതും ശരിയാണ്. പക്ഷെ ആചാര്യസ്വാമികൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ജഗത്തിന്റെ പ്രതിഷ്ഠ ധർമാധർമ്മങ്ങളിലാണ്. ജഗത്ത് നിലനിൽക്കുന്നത് ധർമാധർമ്മങ്ങളെ ആശ്രയിച്ചിട്ടാണ്. അത് കൂടുതൽ യുക്തിയുക്തവും ശാസ്ത്രസമ്മതവുമാണ് അക്കാര്യം പറയുന്നത്. ഈ ധർമാധർമ്മങ്ങൾക്കുള്ള പ്രാധാന്യം, അതിനെ ആചാര്യസ്വാമികൾ ബ്രഹ്മത്തിന് കൊടുക്കുന്നത് പോലെ തന്നെ ഒരു പ്രാധാന്യം അതിനും കൊടുക്കുന്നുണ്ട്. അത് ഏതെല്ലാം സന്ദർഭങ്ങൾ അവസരങ്ങൾ വരുന്നുണ്ടോ, ഇവിടെ വേണമെങ്കിൽ ജഗത്തിന്റെ അധിഷ്ഠാനം ബ്രഹ്മമെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ബ്രഹ്മമെന്നല്ല പറഞ്ഞത്, മറിച്ച് ധർമാധർമ്മങ്ങളെന്നാണ് പറഞ്ഞത്. അത് നിരവധി സന്ദർഭങ്ങളിൽ അത് പറയുന്നുണ്ട്. ഈ ബ്രഹ്മത്തിന് തുല്യമായൊരു പ്രാധാന്യം ധർമാധർമ്മങ്ങൾ കൊടുക്കുക. ഈ ധർമാധർമ്മങ്ങൾക്ക് ഇത്രയും വലിയ പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ടാണോ ആചാര്യസ്വാമികൾ വർണ്ണ ആശ്രമ വ്യവസ്ഥകളെയെല്ലാം വളരെ ശക്തമായി സമർത്ഥിക്കുന്നത്? അതിനൊരു ഉപനിഷത്തിൽ ഭാഷയത്തിൽ ഒരിടത്ത് പറയുന്നത് വർണ്ണ ആശ്രമ വ്യവസ്ഥ നിലനിന്നില്ല എങ്കിൽ ആർക്കും മോക്ഷം പോലും കിട്ടത്തില്ല. മോക്ഷം വേണമെങ്കിൽ ഈ രണ്ട് വ്യവസ്ഥയും പാലിക്കണം. അത്രയും വലിയ പ്രാധാന്യം തന്നെ കൊടുക്കുന്നുണ്ട്. അത് ഒരു താത്വികമായ അർത്ഥത്തിൽ അത് ശരിയാണ്. കാരണം ജഗത് എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ അർത്ഥം എന്താണ്? ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ്, മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. അങ്ങനെ ഇവിടെ എന്താണ് വാസ്തവത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നത്? ജീവന്റെ ജന്മം, ജീവിതം, മരണം, ഈ തരത്തിലുള്ള ഒരു മാറ്റമാണ് ജീവന് സദാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് മുഖ്യമായ ജഗത്ത്. ആചാര്യസ്വാമികൾ ജഗത്ത് എന്ന് മുഖ്യമായി പറയുന്ന ജീവന്മാരെയാണ്, അനന്തമായ ജീവന്മാര്. അത് നിരന്തരം മുന്നോട്ടിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു. ആ ജഗത്തിനെ തന്നെ വേറെ രീതി പറയും സംസാരം. ഇതിനെന്താ കാരണമായിരിക്കുന്നത്? ധർമാധർമ്മങ്ങളാണ്. ഈ ധർമാധർമ്മം അത് പ്രവൃത്തി നിവൃത്തി, ധർമാധർമ്മം. നിവൃത്തിക്ക് മറ്റൊരർത്ഥമുണ്ട്, സന്യാസം. അതല്ല, ഇവിടെ പ്രവൃത്തി വിഷയവും നിവൃത്തി വിഷയവുമായിരിക്കുന്ന ഒരർത്ഥമാണ് ധർമാധർമ്മം. പ്രവൃത്തി എന്ന് പറഞ്ഞാൽ പ്രവർത്തിക്കേണ്ടത്, അത് ധർമ്മം. വൈദികവും സ്മാർത്ഥവുമായിട്ടുള്ള കർമ്മങ്ങൾ, അതാണ് ധർമ്മം. അധർമ്മം എന്ന് പറയുന്നത് നിവർത്തിക്കേണ്ടത്, ഒഴിവാക്കേണ്ടത്, പാപത്തിന് കാരണമായി തീരുന്നത്. ധർമ്മം പുണ്യത്തിന് കാരണമായി തീരുന്നത്. ഈ പാപത്തിന് കാരണമായിത്തീരുന്ന, പുണ്യത്തിന് കാരണമായിത്തീരുന്ന ഈ രണ്ടു തരത്തിലുള്ള പ്രവൃത്തികളുണ്ട്. അത് ഒന്ന് പ്രവൃത്തി രൂപത്തിനും മറ്റൊന്ന് നിവൃത്തി രൂപത്തിലുള്ളതാണ്. ഒഴിവാക്കേണ്ടതിനാണ് നിവൃത്തി എന്ന് പറയുന്നത്. വേദത്തിന് സ്മൃതികളിലുമെല്ലാം നിഷേധിച്ചിട്ടുള്ള അധർമ്മങ്ങൾ. സന്യാസത്തിന് നിവൃത്തി എന്ന് പറയും, അത് മറ്റൊന്നാണ്. ധർമാധർമ്മങ്ങളിൽ ഇവിടെ പറയുന്നതല്ല. അങ്ങനെയുള്ള ആ പ്രവൃത്തി നിവൃത്തികളെ ആശ്രയിച്ച് ആണ് മനുഷ്യന്റെ ജീവന്റെ ഗതി. ജീവനിൽ പ്രധാനമായിട്ടും മനുഷ്യൻ, കാരണം ധർമാധർമ്മങ്ങളെക്കുറിച്ച് വിചാരം ചെയ്യുന്നതും അതിന് പ്രവർത്തിക്കുന്നതും നിവർത്തിക്കുന്നതുമെല്ലാം മനുഷ്യനാണ്. മനുഷ്യനാണ് മോക്ഷത്തിന് മുഖ്യാധികാരി. അതുകൊണ്ട് ആ ധർമാധർമ്മങ്ങളിൽ ആശ്രയിച്ച് ജഗത്ത് നിലനിൽക്കുന്നു. പ്രപഞ്ചം മുഴുവനെ ആശ്രയിച്ച് നിലനിൽക്കുന്നു. അതുകൊണ്ട് ധർമാധർമ്മങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. ആത്യന്തികമായി വിദ്യകളെ രണ്ടും ഉപേക്ഷിക്കണം, ധർമാധർമ്മങ്ങൾ ഉപേക്ഷിക്കണം എന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും അതാണ് പരമമായ തത്വമെങ്കിലും ധർമാധർമ്മങ്ങളിൽ ആശ്രയിച്ചുകൊണ്ടേ ധർമാധർമ്മങ്ങളിൽ നിന്ന് ഒരാൾക്ക് മോചനം നേടാൻ കഴിയൂ എന്നാണ് ആചാര്യസ്വാമികളുടെ സിദ്ധാന്തം. ധർമാധർമ്മങ്ങളെ തിരസ്കരിച്ചിട്ട് പറ്റത്തില്ല, ധർമാധർമ്മങ്ങളെ ആശ്രയിച്ചിട്ട്. ധർമാധർമ്മങ്ങളെ സ്വീകരിക്കണമെങ്കിൽ എന്ത് വേണം? ആചാര്യസ്വാമികൾ പറയുന്നത്, ആദ്യം നിങ്ങൾ വേദത്തെ അംഗീകരിക്കുക, വേദത്തെ പ്രമാണമായി സ്വീകരിക്കുക. എന്തുകൊണ്ട്? ധർമ്മവും അധർമ്മവും പ്രധാനമായും പ്രാഥമികമായും വെളിപ്പെടുത്തിയിരിക്കുന്ന വേദങ്ങളിലാണ്. അതുകൊണ്ട് വേദത്തെ ചോദ്യം ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് വേദത്തെ സ്വതപ്രമാണമായിട്ട് സ്വീകരിച്ചത്. വേദത്തിന്റെ പ്രാമാണ്യത്തെ മറ്റൊന്നുകൊണ്ടും പരീക്ഷിക്കാൻ പാടില്ല. വേദത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ശരിയാണോ, അത് നിങ്ങൾ യുക്തിയോ മറ്റൊന്നിനെ അവലംബിക്കേണ്ട കാര്യമില്ല. ആ വേദത്തിൽ പറഞ്ഞതുകൊണ്ട് തന്നെ അത് ശരിയാണ്, അല്ലെങ്കിൽ അത് ശരിയാകുന്നത് വരെ കാത്തിരിക്കുക, അത് ശരിയാണോ എന്നറിയാം. അങ്ങനെ വേദത്തിന് സ്വതപ്രാമാണ്യം കൽപ്പിച്ചുകൊണ്ട് വേദോക്തമായ ധർമാധർമ്മങ്ങൾക്കനുസരിച്ച്, വർണ്ണ ആശ്രമ വ്യവസ്ഥകൾക്കനുസരിച്ച് ഒരു മനുഷ്യൻ ജീവിച്ചാൽ മാത്രമേ അവന് മോക്ഷത്തിന് അധികാരമുള്ളൂ. ഇതാണ് ശങ്കരാചാര്യരുടെ അദ്വൈതത്തിന്റെ മുഖ്യമായൊരു സിദ്ധാന്തം. അതുകൊണ്ട് പ്രതിഷ്ഠ എന്ന് പറയുന്നിടത്ത് ധർമാധർമ്മം എന്നിവിടെ അത് പ്രധാനപ്പെട്ട ഒരു കാര്യമായതുകൊണ്ടാണ് അദ്വൈതത്തിന്റെ നിലയിൽ വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമായതുകൊണ്ടാണ് അത് പ്രത്യേകം എടുത്തു പറയുന്നത്. ചാർവാകന്മാരെന്ത് ചെയ്യുന്നു? ആ വേദ പ്രാമാണ്യത്തെ നിഷേധിക്കുന്നു. അവർക്ക് വേദം സ്വീകാര്യമില്ല. വേദത്തിൽ പറയുന്ന ധർമാധർമ്മങ്ങളിലും അവർക്ക് വിശ്വാസമില്ല. പുണ്യപാപങ്ങളെ അവർ അംഗീകരിക്കുന്നില്ല. അതായത് കർമ്മം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ സത്കർമ്മങ്ങളിൽ നിന്ന് പുണ്യം ഉണ്ടാകുമെന്നും അസത്കർമ്മങ്ങളിൽ നിന്ന് പാപം ഉണ്ടാകുമെന്നും ചാർവാകൻ അംഗീകരിക്കുന്നില്ല. ഒരു കർമ്മം ചെയ്തു കഴിഞ്ഞാൽ അതവിടെ തീരുന്നു, അത് മറ്റൊന്നും അവശേഷിപ്പിക്കുന്നില്ല. ഇതാണ് അവരുടെ സിദ്ധാന്തം. അതുകൊണ്ട് അവരെന്തു പറയുന്നു? അപ്രതിഷ്ഠിതം ധർമാധർമ്മങ്ങളിൽ ഇത് പ്രതിഷ്ഠിതമല്ല. ഈശ്വരനെ നിഷേധിക്കുന്നു, ജഗദാഹുർ അനീശ്വരം, ഈ രണ്ടു കാര്യങ്ങളെയും നിഷേധിക്കുന്നു. അതിൽ ഇവിടെ സനാതനധർമ്മികൾ സ്വീകരിച്ചിരിക്കുന്ന എന്താണോ, ഈശ്വരനെയും വേദങ്ങളെയും സ്വീകരിക്കുന്നു. അതാണ് അടുത്ത് പറയുന്നത്, നച്ച ധർമാധർമ്മ സവ്യപേക്ഷകോ അസ്യ ശാസിത ഈശ്വരോ വിദ്യതേ ഇത്യതോ അനീശ്വരം ജഗദാ. ഇതിനെ രണ്ടിനും കൂടി യോജിപ്പിക്കുകയാണ്. ധർമാധർമ്മ സവ്യപേക്ഷകോ അസ്യ ശാസിത, ഈ ജഗത്തിന്റെ ശാസിതാവായിരിക്കുന്നവൻ, ഇതിന്റെ നിയന്താവായിരിക്കുന്ന ഈശ്വരൻ, ഈശ്വരൻ ധർമാധർമ്മങ്ങളെ ആശ്രയിച്ചിട്ടാണ് ഈ ജഗത്തിനെ പരിപാലിക്കുന്നത്. അല്ല, ജഗത് വ്യാപാരങ്ങളെല്ലാം ഈശ്വരൻ നിർവഹിക്കുന്നത് ധർമാധർമ്മങ്ങളെ ആശ്രയിച്ചിട്ടാണ്. അതാണ് സവ്യപേക്ഷകൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്താണ് അങ്ങനെ സ്വീകരിച്ചിരിക്കുന്നത്? കാരണം ഒരു ഈശ്വരനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ, അംഗീകരിച്ചു കഴിഞ്ഞാൽ, ആ ഈശ്വരനെ സർവജ്ഞനായും സർവശക്തനായും സർവകാരണനായും സർവകാരുണികനായും എല്ലാം സ്വീകരിക്കേണ്ടി വരും. അങ്ങനെയല്ലെങ്കിൽ പിന്നെ അത് ഈശ്വരത്വം അവിടെയില്ല, ജീവനായിപ്പോ. മറ്റ് ദേവന്മാരെല്ലാം അവർക്കെല്ലാം പരിമിതികളുണ്ട്. ഈശ്വരനാണെങ്കിലോ അനന്ത കല്യാണ ഗുണനിധിയാണ് ഈശ്വരൻ. ഈശ്വരന് ഒരു തരത്തിലുള്ള ന്യൂനതയും പരിമിതികളും കൽപ്പിക്കാൻ നിവൃത്തിയില്ല. അങ്ങനെ ഒരു ഈശ്വരനെയാണ് ഈ ജഗത്തിന്റെ സൃഷ്ടാവായി വേണ്ടത്. കാരണം ഈ ജഗത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ ഭാഷകാരൻ പറയുന്ന എന്താണോ, മനസ്സുകൊണ്ടെന്ന് ചിന്തിക്കാൻ പോലും കഴിയാത്തതാണ് ഈ രചന വൈചിത്രി ജഗത് സൃഷ്ടി. അതിന്റെ സ്ഥൂലവും സൂക്ഷ്മവും ഒന്നും ഒരിക്കലും ഒരു ജീവന്റെയും മനസ്സുകൊണ്ട് ഉൾക്കൊള്ളാൻ സാധ്യമല്ല. അപ്പൊ ഇതിനെ എല്ലാം അറിഞ്ഞ് ഒരാൾ ഈ ജഗത്തിനെ സൃഷ്ടിക്കണമെങ്കിൽ അത് സർവജ്ഞനായിരിക്കും. ആ സർവജ്ഞതയെ നമുക്ക് സങ്കല്പിക്കാനേ വയ്യ. അങ്ങനെ സർവജ്ഞനും സർവകാരുണികനുമായ ഒരു ഈശ്വരൻ ഈ ജഗത്തിനെ സൃഷ്ടിച്ചെങ്കിൽ, അങ്ങനെ ഒരു ഈശ്വരനെ സങ്കല്പിക്കുന്ന ജീവന്റെ മനസ്സിൽ ഈ ജഗത്തിൽ ഒരുപാട് നീതികേടുകൾ കാണുന്നുണ്ട്, അധർമ്മം കാണുന്നുണ്ട്, ക്രൂരതകൾ കാണുന്നുണ്ട്. അപ്പോ ഒരു ജീവന്റെ ഈശ്വര സങ്കല്പവുമായി പൊരുത്തപ്പെടുന്നതല്ല ബാക്കി ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ. കാരണം ഈശ്വരൻ നീതിമാനാണല്ലോ, ഇവിടെ അനീതി നടക്കുന്നുണ്ട്. ഈശ്വരനെ കുറിച്ചുള്ള സങ്കല്പം എന്താണ്? ഈശ്വരൻ കരുണാമയനാണ്. പക്ഷെ ഇവിടെ ഒരുപാട് ക്രൂരതകൾ നടക്കുന്നുണ്ട്. കുറ്റം ചെയ്യാത്തവൻ ശിക്ഷിക്കപ്പെടുന്നു, കുറ്റം ചെയ്തവൻ രക്ഷപ്പെടുന്നു. ഇങ്ങനെ ഒരുപാട് നീതികേടുകൾ ഇവിടെ കാണുന്നുണ്ട്, ക്രൂരതയും കാണുന്നുണ്ട്. നിരപരാധികളെ വേദനിപ്പിക്കുന്നു, ക്രൂരമായി പീഡിപ്പിക്കുന്നു, കൊല്ലുന്നു. ശക്തിയുള്ളവൻ ദുർബലനെ പീഡിപ്പിക്കുന്നു. ഇങ്ങനെ നീതികേടുകൾ ഒരുപാട് കാണുന്നുണ്ട്. ഈ ജഗത് വ്യവസ്ഥയിൽ കാണുന്ന ഈ അസമത്വം ഇതെന്നാണ് മനുഷ്യൻ ചിന്തിച്ചു തുടങ്ങിയ കാലം മുതലേ ഇതെല്ലാം കാണുന്നുണ്ട്. പക്ഷെ ഈശ്വരനാണിത് സൃഷ്ടിച്ചതെന്ന് പറയുന്നു. ഈശ്വരനാണെങ്കിലോ ഇത്തരം ന്യൂനതകളൊന്നുമില്ല. ഇവിടെ പുണ്യവും പാപവും കാണുന്നുണ്ട്. ഈശ്വരൻ പുണ്യപാപങ്ങൾക്ക് അധീനനാണ്. അപ്പൊ ഈശ്വരന്റെ സൃഷ്ടിയിൽ ഇതെങ്ങനെ വന്നു? ഇത് ഈ ഈശ്വര സങ്കല്പമുള്ള എല്ലാ വിശ്വാസികളെയും കുഴയ്ക്കുന്ന ഒരു ചോദ്യമാണ്. ഈശ്വരൻ നീതിമാനാണെങ്കിൽ ഇവിടെ എങ്ങനെ അനീതി വന്നു? കാരണം ഇതും ഈശ്വരൻ സൃഷ്ടിച്ചതായിരിക്കണമല്ലോ. അപ്പൊ ഇവിടെ നീതിക്കും അനീതിക്കും തുല്യ പ്രാധാന്യം വരും. കരുണയ്ക്കും ക്രൂരതയ്ക്കും എല്ലാം തുല്യ പ്രാധാന്യം വരും. കാരണം ക്രൂരത പ്രവർത്തിക്കുന്ന ഒരുവനും പറയാൻ എന്താണ്? അത് ഈശ്വരന്റെ സൃഷ്ടിയാണ്, അതുകൊണ്ട് തന്നെ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. അധർമ്മത്തെ പ്രവർത്തിക്കുന്ന ഒരാൾക്ക് പറയാം അത് ഈശ്വരൻ തന്നതാണ്, കാരണം സൃഷ്ടികർത്താവ് ഈശ്വരനാണ്. ഇതും സൃഷ്ടിച്ചത് മനുഷ്യർക്ക് അനുഷ്ഠിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ഒരു മുട്ടാത്തർക്കം പറയാം. അപ്പൊ ഏതിനെയും ന്യായീകരിക്കാൻ പറ്റും? അതിന് ഒരു ശരിയായ സമാധാനം കണ്ടെത്താതെ എല്ലാ വിശ്വാസികളും കുഴയുകയാണ്. അപ്പൊ അതിന് ഇവിടെ പറയുന്ന സമാധാനം എന്താണോ, ഈശ്വരൻ സൃഷ്ടിക്കുന്നത് നിരപേക്ഷമായിട്ടല്ല, പ്രാണികർമ്മവശാദം. പല സ്ഥലങ്ങളിലും ഭാഷകാരൻ പറയും. ഇവിടെ പറയുന്നു ധർമാധർമ്മത്തെ ആശ്രയിച്ചിട്ട് ജീവന്മാരുടെ ധർമാധർമ്മങ്ങളെ ആശ്രയിച്ച് ഈശ്വരൻ സൃഷ്ടിക്കുന്നു. എന്നുവെച്ചാൽ പുണ്യം ഉള്ളവന് ധർമ്മം പുണ്യമാണ്. സത്കർമ്മങ്ങളിലൂടെ പുണ്യത്തെ ആർജിച്ചവന് അതിന്റെ ഫലമായി സുഖത്തെ അനുഭവിക്കണം. ആ സുഖാനുഭവത്തിന് വേണ്ടി ഉള്ള സൃഷ്ടി വന്നു. ഇനി പാപകർമ്മങ്ങളിലൂടെ പാപത്തെ ആർജിച്ചവന് ദുഃഖത്തെ അനുഭവിക്കണം. അതിനുവേണ്ടി അവന്റെ അധർമ്മത്തെ ആശ്രയിച്ചുകൊണ്ട് ഒരു സൃഷ്ടി. പാപത്തെ അനുഷ്ഠിച്ച് പാപത്തെ സമ്പാദിക്കുന്നവന് പാപഫലമായ ദുഃഖത്തെ അനുഭവിച്ചേ തീരൂ. അപ്പൊ ജീവന്റെ ദുഃഖാനുഭവത്തിന് വേണ്ടി, ഇത് നമ്മൾ കർമ്മയോഗത്തെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ വിശദമായി ചർച്ച ചെയ്തതാണ്. ദുഃഖാനുഭവത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു ജീവനിലിരിക്കുന്ന പാപം, ആ പാപത്തിന്റെ ഫലമായി അവൻ ദുഃഖം അനുഭവിക്കും. ആ ദുഃഖത്തിന് നിമിത്തങ്ങളായി പാപഫലമായ അധർമ്മ സൃഷ്ടി. ഉള്ളിൽ പുണ്യമിരിക്കുന്നവന് പുണ്യഫലമായ സുഖത്തെ അനുഭവിക്കണം. അതിനുവേണ്ടി ധർമ്മത്തെ ആശ്രയിച്ചുകൊണ്ട് പുണ്യസൃഷ്ടി. ഈശ്വരൻ നിരപേക്ഷനായി അല്ല സൃഷ്ടിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് ഈശ്വരനൊരു പോരായ്മയല്ല, ഈശ്വരന് സ്വതന്ത്രനല്ല എന്ന് വരും. ഈശ്വരനും സൃഷ്ടിക്കു വേണ്ടി മറ്റെന്തിനെയൊക്കെ ആശ്രയിക്കുന്നുണ്ട്, മറ്റു പലതിനെ ആശ്രയിക്കുന്നു. അപ്പൊ ഈശ്വരന്റെ ആ സർവജ്ഞതയിലും സർവശക്തിത്വത്തിലും ഒരു പോരായ്മ, ഒരു കുറവ്, ഒരു ന്യൂനത മറ്റുള്ളവർക്ക് കാണാൻ പറ്റുള്ളൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇല്ല, ഇത് ഈശ്വരൻ തന്നെ നിശ്ചയിച്ചിരിക്കുന്നതാണ്, ഇത് ഈശ്വരന്റെ തന്നെ നിയമമാണ്, ഈ നിയമത്തെ പൂർണമായും ഗ്രഹിക്കുന്നതിന് സർവജ്ഞനായ ഈശ്വരന് മാത്രമേ കഴിയുകയുള്ളൂ, ഇതിൻ്റെ ഒരു ചെറിയ ഒരു അറിവ് മാത്രമേ ജീവനുള്ളൂ. അപ്പൊ ജീവൻ താൻ കാണുന്നതിന് ജീവന് കണ്ടെത്താമെന്നുള്ള പരമമായ സമാധാനം ഇതാണ്. ആ ജീവന്മാരുടെ പുണ്യപാപങ്ങൾക്കനുസരിച്ച്, അതാത് കർമ്മഫലങ്ങളെ നൽകുന്നതിന് അനുയോജ്യമായ രീതിയിൽ ഈശ്വരൻ സൃഷ്ടിക്കുന്നു. അതുകൊണ്ടാണ് ധർമാധർമ്മങ്ങളെ ആശ്രയിച്ച്. അതുകൊണ്ട് ഈശ്വരനിൽ അങ്ങനെ പക്ഷപാതം ആരോപിക്കാൻ പാടില്ല. ഈശ്വരൻ പക്ഷപാതിയായതുകൊണ്ട് ചിലർക്ക് സുഖം നൽകുന്നു, ഈശ്വരൻ പക്ഷപാതിയായതുകൊണ്ട് ചിലർക്ക് ദുഃഖം നൽകുന്നു, ഇങ്ങനെയുള്ള ആരോപണങ്ങളൊന്നും ഈശ്വരൻ നിൽക്കത്തില്ല. കാരണം ആ സുഖവും ദുഃഖവും എല്ലാം ഈശ്വരൻ തന്നെയാണ് കർമ്മഫലത്തെ കൊടുക്കുന്നത്. പക്ഷെ ഈശ്വരൻ കർമ്മഫലത്തെ കൊടുക്കുമ്പോൾ അവന്റെ പുണ്യപാപങ്ങളെ ഗണിച്ചിട്ട് അതനുസരിച്ചാണ് കൊടുക്കുന്നത്. അതിനുള്ള ഒരു വ്യവസ്ഥത പ്രപഞ്ച സൃഷ്ടിയിൽ, പ്രപഞ്ചസ്ഥിതിയിൽ, പ്രപഞ്ചത്തിന്റെ സംഹാരത്തിലെല്ലാം ഈശ്വരൻ തന്നെ നിശ്ചയിച്ചിരിക്കുന്നു. ഇതാണ് അദ്വൈതികൾ സ്വീകരിച്ചിരിക്കുന്ന ഈ ജഗത് സൃഷ്ടിയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഈ ജഗത് സൃഷ്ടിയിലെ വൈഷമ്യത്തെ സംബന്ധിച്ച് അദ്വൈതികൾ സ്വീകരിച്ചിരിക്കുന്ന സമാധാനം അതിതാണ്. അവിടെ വരുന്ന ഒരു സങ്കീർണമായ ചോദ്യം ഇതാണ്. അതായത് ഈശ്വരൻ ജീവികളുടെ കർമ്മ അനുസരിച്ചാണ് സൃഷ്ടിച്ചിരിക്കുന്നതെങ്കിൽ, ആദ്യത്തെ സൃഷ്ടിയിൽ ആദ്യം ഈശ്വരൻ സൃഷ്ടിച്ചപ്പോൾ അവിടെ കർമ്മങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, ഏത് ജീവിയുടെ കർമ്മം അനുസരിച്ചാണ് ഇത് സൃഷ്ടിച്ചതെന്ന് ചോദിക്കും. കാരണം പുണ്യപാപങ്ങൾ അനുസരിച്ചാണ് ഇത് സൃഷ്ടിച്ചതെങ്കിൽ, ഈശ്വരൻ സൃഷ്ടിച്ചതിന് ശേഷമാണ് ജീവന്മാർ പുണ്യപാപങ്ങൾ അനുഷ്ഠിക്കുന്നത്. പുണ്യപാപങ്ങൾ അനുഷ്ഠിച്ചതിന് ശേഷമേ പിന്നെ ഈശ്വരനെ സൃഷ്ടിക്കാൻ പറ്റുമെന്ന് വരും, ഇനി പിന്നെ ആശ്രയ ദോഷം വരും. ആദ്യം ജീവന്മാർ പുണ്യപാപങ്ങൾ അനുഷ്ഠിച്ചോ അതോ ആദ്യം ഈശ്വരനെ സൃഷ്ടിച്ചോ എന്ന് ചോദ്യം വരും. അതിന് എന്താണ് പറയുന്നത്? ഇവിടെ തന്നെ ഗീതയിലും പറയുന്നു, പ്രകൃതിയും പുരുഷം ജൈവ വിദ്യനാദി ഉപാവതി. സൃഷ്ടിക്ക് തുടക്കമില്ല. സൃഷ്ടിയുടെ തുടക്കം എന്ന് പറയുന്നത് കാലദേശ പരിമിതി കൊണ്ട് ജീവന്മാർ സങ്കല്പിക്കുന്നു. ജീവന്റെ ചിന്തയുടെ ഒരു പരിമിതി മാത്രമാണ്. ആ പരിമിതിയാണ് നമ്മൾ സൃഷ്ടിയുടെ തുടക്കമായി കാണുന്നത്. ഇത് അനാദിയാണ്, അതിനൊരു തുടക്കമില്ല. തുടക്കം നമുക്ക് സങ്കല്പിച്ചേ പറ്റും. ആ സങ്കല്പം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ബുദ്ധിയെ കാലദേശങ്ങൾ പരിമിതപ്പെടുത്തുന്നതുകൊണ്ട് നമ്മൾ ഏതിനും ഒരു തുടക്കം നമുക്ക് ആവശ്യമാണ്. തുടക്കത്തിൽ നിന്നേ നമുക്ക് പോകാൻ പറ്റും. പക്ഷേ ഈശ്വരന്റെ സർവജ്ഞതയ്ക്ക് ഇത്തരം പരിമിതികളൊന്നുമില്ല. കാലദേശങ്ങൾ എന്ന് പറയുന്നത് കൂടി ഈശ്വരന്റെ സൃഷ്ടിയാണ്. ആ സൃഷ്ടിയെ കാലദേശങ്ങൾ കൊണ്ട് പരിമിതപ്പെടുത്താൻ കഴിയത്തില്ല. മനുഷ്യന്റെ ബുദ്ധി അതിനെ പരിമിതപ്പെടുത്തുന്നു. അതുകൊണ്ട് ഇത് അനാദിയാണ്. അനാദിയായിരിക്കുമ്പോൾ നമ്മൾ സൃഷ്ടിയുടെ തുടക്കം ഒന്നും പിന്നെ എന്തിനാ പറയുന്നത് ഈശ്വരൻ സൃഷ്ടിച്ചു എന്നൊക്കെ പറയുന്നത്? അതൊരു കൽപ്പാദിയാണ്. ഇനി നമ്മൾ കാണുന്ന ഈ സൃഷ്ടിക്ക് ഒരു തുടക്കമുണ്ട്. അത് എത്ര വർഷങ്ങളെന്നോ എത്ര യുഗങ്ങളെന്നോ കൃത്യമായി പറയാൻ സാധ്യമല്ല. അത്രയും പഴകമുള്ളതാണ്. ആ സൃഷ്ടിയിൽ തന്നെ സൃഷ്ടിസ്ഥിതി പ്രളയങ്ങൾ അനേകം സംഭവിച്ചു കഴിഞ്ഞു. അങ്ങനെയുള്ള ഒരു കൽപ്പത്തിന്റെ ആദിയാണ്. എന്താണോ ഇവിടെ എല്ലാം പറയുന്നത് സദൈവ സൗമ്യ ഇതമഗ്ര ആസി എന്നെല്ലാം ശ്രുതി പറയുന്നതും, എവിടെയെല്ലാം സൃഷ്ടിച്ചു ഈശ്വരൻ സൃഷ്ടിച്ചു എന്നൊക്കെ പറയുന്നു, അവിടെയെല്ലാം കൽപ്പാദിയാണ്. അത് അനന്തമാണ്, അനുപരതമാണെന്ന് പറയുന്നു. എന്തുകൊണ്ട്? അനേക കൽപ്പങ്ങൾ ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. കാലം കൊണ്ട് നമുക്ക് പരിച്ഛേദിക്കാൻ പറ്റത്തില്ല. കാല പരിച്ഛേദം എന്ന് പറയുന്നത് ഒരു കൽപ്പത്തിനെ സംബന്ധിച്ച് മാത്രമേ ഉള്ളൂ. അതിന് മുമ്പ് കൽപ്പങ്ങളുണ്ട്, അതൊന്നും നമുക്ക് ചിന്തിച്ച് ബുദ്ധി കൊണ്ട് അതിനെ അളന്നു കുറിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഇത് അനാദിയായിരിക്കുന്നു. അപ്പോൾ ജീവന്റെ ഈ ചിന്തയ്ക്ക് അതൊരു വിഷയമാണ്. ആദ്യം ജീവന്മാരെ സൃഷ്ടിച്ചോ അതോ ആദ്യം ധർമാധർമ്മങ്ങൾ ഉണ്ടായോ? അത് ഈശ്വരന്റെ വിഷയമല്ല. ഈശ്വരനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇതിന്? ഇതനാദിയായി സംഭവിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് അതിൽ അനവസ്ഥാദോഷം, ചാക്രിക ദോഷം, അന്യോന്യാശ്രയ ദോഷം, ആത്മാശ്രയ ദോഷം, ഇങ്ങനെ പറയുന്ന താർക്കികന്മാരുന്നയിക്കുന്ന ദോഷങ്ങൾ, ആ ദോഷങ്ങളെല്ലാം ഈ അനാദി സിദ്ധാന്തം കൊണ്ട് ഇതെല്ലാ ദോഷങ്ങൾക്ക് പരിഹാരം വരികയാണ്. അതാണ് ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരു സുപ്രഭാതത്തിൽ ഈശ്വരൻ ആകാശത്തെ സൃഷ്ടിച്ചു, പിന്നെ സൂര്യനെ സൃഷ്ടിച്ചു, ചന്ദ്രനെ സൃഷ്ടിച്ചു, ഇങ്ങനെയൊക്കെയുള്ള പല മതവിശ്വാസങ്ങളും അതെല്ലാം വെറും ബാലിശം. ഇവിടെ സനാതനമായ ചിന്തകളുമായി നോക്കുമ്പോൾ അത് വെറും ബാലിശമായ ചിന്താഗതികളാണ്. ഇവിടെ അത്തരം ചിന്തകൾക്കൊന്നും യാതൊരു പ്രസക്തിയും, അതൊന്നും മനുഷ്യന്റെ യുക്തിക്കോ ബുദ്ധിക്കോ ഒന്നും മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നുള്ള കാര്യങ്ങളാണ്. പക്ഷെ അനാദി എന്ന് പറയുമ്പോൾ പിന്നെ അത് ചോദ്യം ചെയ്യാൻ നിവൃത്തിയില്ല. എന്നിട്ട് ആദിയെ കൽപ്പിക്കുന്നത് അത് മൗഢ്യമാണ് എന്നൊരാൾക്ക് ബോധ്യപ്പെടും. അതുകൊണ്ട് ധർമാധർമ്മത്തെ ഒരു കൽപ്പത്തിന്റെ ആദിയിൽ ധർമാധർമ്മങ്ങളെ ആശ്രയിച്ചുകൊണ്ട് ഈശ്വരൻ സൃഷ്ടിയെ ആരംഭിക്കുന്നു. അത് കൽപ്പാന്തം വരെ അത് നിലനിൽക്കുന്നു. അതിനൊരു ഈശ്വരൻ ആവശ്യമാണ്, അതല്ലാതെ സൃഷ്ടി സാധ്യമല്ല എന്നാണ്. അത് ഇവിടെ തന്നെ സംഖ്യന്മാരും മറ്റും പറയുന്നു, ഈശ്വരൻ ആവശ്യമില്ല, പ്രകൃതി തന്നെ സൃഷ്ടിക്കാൻ പര്യാപ്തമാണെന്ന് പറയുന്നു. അപ്പോൾ അവിടെ ചോദിക്കും, ഈ പ്രകൃതി എന്താണ്? ജഡമാണോ അതോ ചൈതന്യമുള്ളതാണോ? പ്രകൃതി ജഡമാണെന്ന് പറയാൻ പറ്റത്തില്ല. ജഡമാണെങ്കിൽ എന്താണ്? അതിൽ പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല. ജഡത്തിന് സ്വയം സൃഷ്ടിക്കുന്നതിന് ശേഷിയില്ല. ജഡശരീരം സൃഷ്ടിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. അപ്പോൾ പറയുകയല്ല, അത് ചൈതന്യമുള്ളതാണ്. പ്രകൃതി ജഡമെന്ന് പറയാൻ പറ്റത്തില്ല, കാരണം പ്രകൃതിയിൽ നമ്മൾ ചൈതന്യത്തെ കാണുന്നുണ്ട്. പ്രകൃതിയിൽ ചൈതന്യത്തെ കാണുന്നുണ്ടെങ്കിൽ ആ ചൈതന്യം അത് തന്നെയാണ് ഈശ്വരന്റെ പ്രകടമായ ഭാവം. ഈശ്വരന്റെ അഭിവ്യക്തി ആ ചൈതന്യത്തിലൂടെയാണ്. അപ്പോൾ അതന്വേഷിച്ചു പോയാൽ അത് എത്തിച്ചേരുന്ന സ്ഥലമാണ് ഈശ്വരൻ. അപ്പോൾ പ്രകൃതിയാണ് സൃഷ്ടിക്ക് ഉത്തരവാദി എന്ന് പറയുന്നവർക്കും ഈശ്വരതത്വത്തെ അന്വേഷിക്കേണ്ടി വരും. കാരണം അവർ പ്രകൃതിയിൽ ചൈതന്യത്തെ കാണുന്നു. ആ ചൈതന്യത്തെ തന്നെയാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ ചൈതന്യത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായൊരു ഭാവം തന്നെയാണ് ഈശ്വരൻ. അല്ല, ജഡപ്രകൃതി അത് നമുക്ക് പ്രത്യക്ഷമല്ല. നമുക്ക് പ്രത്യക്ഷമായിരിക്കുന്ന എന്താണ്? ചൈതന്യവത്തായ പ്രകൃതിയാണ്. അപ്പോൾ ചൈതന്യത്തെ അംഗീകരിക്കേണ്ടി വരും. അതുതന്നെയാണ് ഈശ്വരൻ എന്ന് പറഞ്ഞ് ഈശ്വരവാദത്തെ അവിടെയും സമർത്ഥിക്കുന്നുണ്ട്. പക്ഷേ അവർ പറയുന്ന എന്താണ്? കിഞ്ച അപരസ്പര സംഭൂതം കാമപ്രയുക്തിയോഹോ സ്ത്രീ പുരുഷയോഹോ അന്യോന്യ സംയോഗാ ജഗത് സർവം സംഭൂതം. കാമപ്രേരിതമായി സ്ത്രീ പുരുഷന്മാരുടെ അന്യോന്യ സംയോഗം കൊണ്ട് ഈ ജഗത്തെല്ലാം ഉണ്ടായിരുന്നു. ഇവിടെ സ്ത്രീ പുരുഷന്മാരെന്ന് പറയുന്നത് സ്ത്രീയും പുരുഷനെയും ഉദ്ദേശിച്ചിട്ടല്ല, എന്താണ്, രണ്ട് വൈരുദ്ധ്യങ്ങളുടെ കൂടി ചേരൽ എന്ന് പറയുന്നു. വൈരുദ്ധ്യാത്മക ഭൗതികവാദം എന്നൊക്കെ പറയുന്നു. അപ്പോൾ വൈരുദ്ധ്യങ്ങൾ കൂടി ചേർന്നുകൊണ്ട് ഇവിടെ സൃഷ്ടി സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ വൈരുദ്ധ്യങ്ങൾ കൂടി ചേരുന്നു എന്ന് പറയുന്നത് ആ സ്ത്രീ പുരുഷന്മാരിൽ മാത്രമാണ്, സർവത്ര. അങ്ങനെ ഒരു കൂടിച്ചേരലിലൂടെ ജഗത്ത് സൃഷ്ടി സംഭവിക്കുന്നു. ജഗത്തെന്നുള്ളതുകൊണ്ട് ജീവന്മാരെ എടുക്കുന്നു. മറ്റൊന്ന് ആചാര്യസ്വാമികളും ജീവന്മാരെ തന്നെയാണ് ജഗത്തെന്നുള്ള ശബ്ദം എടുക്കുന്നത് മുഖ്യമായിട്ട്. ആ ജഗത്തിന്റെ സൃഷ്ടി വൈരുദ്ധ്യങ്ങൾ കൂടി ചേർന്നിട്ടാണ്. ഇവിടെ വൈരുദ്ധ്യം എന്ന് പറയുന്നത് സ്ത്രീ പുരുഷന്മാരെ എടുക്കാം, വിരുദ്ധ യോനികൾ, അവർ കൂടി ചേരുന്നു, അതിൽ നിന്ന് സൃഷ്ടി ഉണ്ടാകുന്നു. ഈ കാര്യം ആർക്കും നിഷേധിക്കാൻ പറ്റിയ കാര്യമല്ല, ഇതിനോട് ആരും വിയോജിക്കുന്നുമില്ല. പക്ഷേ അവിടെ ഈ വൈരുദ്ധ്യം എന്ന് പറയുന്നത് എന്താണ് കൂടിച്ചേരുന്നത്? കേവലം ജഡമാണോ കൂടിച്ചേരുന്നത്? അങ്ങനെയാണെങ്കിൽ ജഡശരീരങ്ങൾ കൂടിച്ചേർന്ന് അതിൽ നിന്ന് സൃഷ്ടി സംഭവിക്കുന്നു. ജഡം കൂടിച്ചേർന്ന് സൃഷ്ടി സംഭവിക്കുന്നതായി കാണുന്നില്ല. ജഡം എന്താണോ നിശ്ചേതനമായ വസ്തു, മറ്റൊരു പ്രേരകന്റെ സഹായമില്ല. ജഡശരീരത്തിന് നമ്മൾ എന്താണ് കാണുന്നത്? അത് പ്രേരകമായിട്ടൊന്നുമില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, അത് കൂടിച്ചേരുന്നില്ല, അതിൽ നിന്ന് സന്താനം ഉണ്ടാകുന്നില്ല. പക്ഷെ ചൈതന്യവത്തായ ശരീരത്തിലാണെങ്കിലോ അതിൽ പ്രേരകമായുണ്ട്. അതിൽ പ്രേരകമായിരിക്കുന്ന എന്താണ്? അത് ചൈതന്യമാണ്. ആ ചൈതന്യം എന്ത് ചെയ്യുന്നു? പ്രേരിപ്പിക്കുന്നു. ചൈതന്യം എന്ന് പറയുമ്പോൾ എന്താ ചെളി പറയും? ഈ ചൈതന്യം എന്ന് പറഞ്ഞാൽ പലർക്കും ധാരണയുണ്ട്, ചൈതന്യം എന്ന് പറയുന്നത് അതിലിരിക്കുന്ന ശക്തിയാണ്, ഊർജമാണ്. അതല്ല ചൈതന്യം. കാരണം ജഡവസ്തുവിന് ഊർജമുണ്ട്. ഈ പ്രപഞ്ചത്തിൽ ഈ സ്ഥൂലമായ നമ്മൾ കാണുന്ന ഈ ഭൗതിക വസ്തുക്കളെല്ലാം തന്നെ ഊർജ പിണ്ഡങ്ങളാണ്. അപ്പോൾ ഊർജം സർവത്രയുണ്ട്, ജഡവസ്തുവിനുമുണ്ട്. ഉണ്ടായിട്ട് അതിന് കൂടിച്ചേരാൻ കഴിയുന്നില്ല. ചൈതന്യം അതല്ല. ചൈതന്യം ഇതിന്റെ സവിശേഷത എന്താണ്? ജ്ഞാനശക്തി, ഇച്ഛാശക്തി, ക്രിയാശക്തി, ഇതാണ് ചൈതന്യത്തിന്റെ പ്രത്യേകത. ഇത് മൂന്നുമാണ് ജഡശരീരത്തിലില്ലാത്തത്. ഇത് മൂന്നും നമ്മൾ ജഡത്തിൽ കാണുന്നില്ല. അവിടെ ജ്ഞാനശക്തിയില്ല, ഇച്ഛാശക്തിയില്ല, ക്രിയാശക്തി. ഈ മൂന്നുമാണ് ചൈതന്യം എന്ന് പറയുന്നത്. അത് പ്രധാനമായി ജ്ഞാനശക്തിയാണെങ്കിലും മറ്റു രണ്ടും ചൈതന്യത്തിന്റെ തന്നെ ആവിഷ്കാരമാണ്, ഇച്ഛാശക്തിയും ക്രിയാശക്തിയും. ഈ ജ്ഞാന ഇച്ഛാ ക്രിയാശക്തികളുടെ പ്രേരണ കൊണ്ട് ഈ ഊർജപിണ്ഡം കൂടിച്ചേരുന്നു. അപ്പൊ സൃഷ്ടിക്ക് കാരണമായിരിക്കുന്ന എന്താണ്? സൃഷ്ടിക്ക് ഇത് ആവശ്യമാണ്, ഊർജപിണ്ഡം ആവശ്യമാണ്. നമ്മൾ ജഡമെന്ന് പറയുന്നതും വാസ്തവത്തിൽ ഊർജപിണ്ഡമാണ്. ഈ ഊർജപിണ്ഡങ്ങൾ ആവശ്യമാണ്. പക്ഷെ ആ ഊർജപിണ്ഡങ്ങളുടെ പരസ്പര സംയോഗത്തിന് അതിന്റെ പിന്നിലുള്ള ഇച്ഛാ ജ്ഞാനക്രിയാശക്തികളുടെ ആ ഇച്ഛാ ജ്ഞാനക്രിയാശക്തികളുള്ള ഒന്ന് അതിന്റെ പ്രവർത്തനം ആവശ്യമാണ്. അത് സങ്കല്പിക്കുന്നു, ആഗ്രഹിക്കുന്നു, പ്രവർത്തിക്കുന്നു, തദ്ഫലമായി സൃഷ്ടി സംഭവിക്കുന്നു. അതെന്താണ്? അത് ഇതാണോ? ഇതല്ല. കാരണം എന്തുകൊണ്ട്? ഊർജപിണ്ഡം അത് കേവലം ഒരു ജഡമായി അവശേഷിക്കുമ്പോഴും അങ്ങനെ അത് അവശേഷിക്കുന്നത് നമ്മൾ കാണുന്നു. അതിന് തന്നെ പല രൂപാന്തരങ്ങൾ വരും നമ്മൾ കാണുന്നുണ്ട്. അവിടെയൊന്നും ഈ പറയുന്ന ജഗത്സൃഷ്ടി, അതായത് ജീവസൃഷ്ടി സംഭവിക്കുന്നുണ്ട്. ഇവിടെ രണ്ടു തരത്തിലുള്ള സൃഷ്ടി നമ്മൾ കാണുന്നുണ്ട്. ഒന്ന് ജഡസൃഷ്ടി, മറ്റൊന്നെന്താണ്? ജീവസൃഷ്ടി. അപ്പോ സാധാരണ സൃഷ്ടിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മനുഷ്യൻ ചിന്തിക്കുന്ന ജഡസൃഷ്ടിയെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ കുലാലൻ എന്ന് വെച്ചാൽ കുടത്തെ ഉണ്ടാക്കുന്നു. ഇത് പഴയ ഉദാഹരണമാണ് ഞാൻ പറയുന്നത്, ശാസ്ത്രങ്ങളിൽ പറയുന്ന ഉദാഹരണം. കുലാലൻ സൃഷ്ടിക്കുന്നു. കുലാലന്റെ സൃഷ്ടി എന്ന് പറയുന്നത് എന്താണ്? ജീവസൃഷ്ടിയാണ്. കുലാലൻ ഒരു ജീവനല്ല സൃഷ്ടിച്ചത്, ജഡത്തെ തന്നെ സൃഷ്ടിച്ചു. എന്ത്? കുടത്തെ സൃഷ്ടിച്ചു. ആ കുടമെന്ന് പറയുന്ന ഒരു ജീവസൃഷ്ടിയാണ്. കുലാലൻ തന്റെ സന്താനത്തെ സൃഷ്ടിച്ചാലും അതും ജീവസൃഷ്ടിയല്ല. ജീവസൃഷ്ടി എന്ന് പറയാൻ എന്തുകൊണ്ടാണ്? അത് ജീവൻ നിമിത്തമായിട്ടുണ്ടായതാണ്. ജീവൻ നിമിത്തമായി ഉണ്ടായതുകൊണ്ട് അതാണ് മുഖ്യമായ ജീവസൃഷ്ടി. അത് രണ്ടു തരത്തിൽ വരുന്നു. എന്താണ്? ജഡവും ചേതനവും. കുലാൽ എന്ന് പറയുന്ന ജീവന്റെ സൃഷ്ടിയിൽ ഒന്ന് ജഡമായിപ്പോയി, അതെന്താണ്? കുടം. മറ്റൊന്ന് ചേതനമായി, എന്താണ്? അവന്റെ സന്താനം. പക്ഷെ രണ്ടും ജീവസൃഷ്ടിയാണ്. ഒരു ജീവനാണ് രണ്ടിനെയും സൃഷ്ടിച്ചിരിക്കുന്നത്. അതിൽ തന്നെ ഇനി ആ കുടത്തിന് എന്തെങ്കിലും രൂപപരിണാമങ്ങൾ സംഭവിക്കുന്നു എന്നിരിക്കട്ടെ. എന്തെങ്കിലും നിമിത്തമായി, ബാഹ്യമായി, ഒരു ജഡവും മറ്റൊരു ജഡവും തമ്മിൽ സംഘടന ഉണ്ടായെന്നിരിക്കട്ടെ, അത് പൊട്ടിപ്പോകും, അത് മറ്റൊരു സൃഷ്ടിയായി. അവിടെ എന്താണ്? ജീവൻ നേരിട്ടത് ഇടപെടുന്നില്ല, അങ്ങനെ വരുന്നത്. ആ വസ്തുവിന് പിന്നീട് ഈ ജീവൻ നിമിത്തമല്ലാതെ, സൃഷ്ടിതാവ് നിമിത്തമല്ലാതെ പല പരിണാമങ്ങളും സംഭവിക്കും. അതിനും പിന്നിലൊരു ചേതനം കാരണമായി കാണും. പക്ഷേ ബാഹ്യമായി ഈ ജീവസൃഷ്ടികളായ ജഡങ്ങളിലുള്ള പരിണാമങ്ങളിലൂടെ സൃഷ്ടി സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ പ്രപഞ്ച സൃഷ്ടി എന്ന് പറയുന്നത് അങ്ങനെ ജഡ പരിണാമരൂപത്തിലുള്ള ഒരു സൃഷ്ടി മാത്രമല്ല, മറിച്ച് അതൊരു ജീവസൃഷ്ടി കൂടിയാണ്. എന്നുവെച്ചാൽ അതിന്റെ പിന്നിലെല്ലാം ഒരു ജീവൻ പ്രവർത്തിക്കുന്നുണ്ട്. ഒരു ജീവന്റെ ശക്തമായ സ്വാധീനം സർവത്ര നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം. അല്ലാതെ ജഡത്തിൽ നിന്നിവിടെ ജഡം ഉണ്ടാകുന്നില്ല. അപരസ്പര സംഭവം എന്ന് പറഞ്ഞാൽ അതിന് ചാർവാകന്മാരും മറ്റും പറയുന്ന എന്താണ്? അപരസ്പരം എന്ന് വെച്ചാൽ അപരംച്ച പരംച്ച അപരസ്പരം, അപരവും പരവും. പരമല്ലാത്തതിനാണ് അപരവും എന്ന് പറയുന്നത്. അതായത് ഒന്നും മറ്റൊന്നും മലയാളത്തിൽ പറഞ്ഞു, ഒന്നും മറ്റൊന്നും രണ്ട് വസ്തുക്കൾ, അതിന്റെ മുകളിൽ ഒന്നില്ല. ജീവസൃഷ്ടിയെ അംഗീകരിക്കുമ്പോൾ അവിടെ എന്താണോ സ്വീകരിക്കുന്നത്, ഇവിടെ വൈരുദ്ധ്യങ്ങൾ സൃഷ്ടിക്ക് വേണ്ടി കൂടിച്ചേരണമെന്നുള്ള തത്വത്തെ അംഗീകരിക്കുന്നു. പക്ഷേ അതിന്റെ മുകളിൽ വൈരുദ്ധ്യമില്ലാത്ത ഒന്നിനെ കൂടെ അംഗീകരിക്കുന്നു. എന്ത് ചെയ്യുന്നു, ഇവിടെ പരസ്പര വിരുദ്ധമായ പല പദാർത്ഥങ്ങൾ, മണ്ണ്, ജലം, കാലം, മറ്റ് നിമിത്തങ്ങൾ, ചക്രം, ദണ്ഡ്, അങ്ങനെ പല വസ്തുക്കൾ കൂടിച്ചേരുന്നുണ്ട്. അത് ഏക സ്വഭാവത്തിലുള്ളതല്ല. അഗ്നി ജലത്തിന്റെ സ്വഭാവമല്ല, അഗ്നി കുടമുണ്ടാക്കുന്നതിന് ജലവും വേണം അഗ്നിയും വേണം. അതാണ് പരസ്പര വിരുദ്ധമായ വസ്തുക്കളെന്ന് പറയുന്നത്. അവിടെ മൃദുവായ മണ്ണ് വേണം, ദൃഢമായ ദണ്ഡ് വേണം. അപ്പോൾ പരസ്പര വിരുദ്ധമുള്ള സ്വഭാവങ്ങളാണ്, ഇതാണ് വൈരുദ്ധ്യം എന്ന് പറയുന്നത്. അപ്പോൾ പരസ്പര വിരുദ്ധ സ്വഭാവമുള്ള പരവും അപരവും, ഒന്നും മറ്റൊന്നും, അതിന് സമാന സ്വഭാവമുള്ളതല്ല. ഇങ്ങനെ പരസ്പര വിരുദ്ധ സ്വഭാവമുള്ള വസ്തുക്കൾ കൂടിച്ചേർന്നിട്ട് ഒരു സൃഷ്ടി സംഭവിക്കണമെങ്കിൽ അതിനു പിന്നിൽ ഇതിനതീതമായി ഇത്തരം പരസ്പര വൈരുദ്ധ്യമില്ലാത്ത ഒന്നുകൂടി വേണം. അപ്പോൾ വൈരുദ്ധ്യ അധിഷ്ഠിത ഭൗതികവാദത്തിൽ ഒന്നുകൂടി കൂടിച്ചേർന്ന് കഴിഞ്ഞാൽ അത് പൂർണ്ണമാകും. എന്താണ് വൈരുദ്ധ്യമില്ലാത്ത ഒന്ന്? ആ വൈരുദ്ധ്യമില്ലാത്ത ഒന്നെന്താണ്? കുലാല ജീവൻ. അവനിൽ കാണുന്ന ഈ നമ്മൾ ബാഹ്യമായി കാണുന്ന വൈരുദ്ധ്യങ്ങൾക്കൊന്നും ഒന്നും അവിടെയില്ല. അപ്പോൾ ആ ജീവന്റെ സാന്നിധ്യത്തിൽ ഈ വൈരുദ്ധ്യമുള്ള വസ്തുക്കൾ കൂടിച്ചേരുന്നു, അല്ലെങ്കിൽ ജീവൻ കൂട്ടിച്ചേരുന്നു, കൂട്ടിച്ചേർത്ത് സൃഷ്ടി ഉണ്ടാകും. ഇത് വളരെ ലളിതമായൊരു യുക്തിയാണ് നമ്മുടെ ആചാര്യന്മാർ മുമ്പ് അവതരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അപരസ്പര സംഭൂതം, അപരവും പരവും കൂടിച്ചേർന്നിട്ട്, ഒന്നും മറ്റൊന്നും കൂടി കൂടിച്ചേർന്നിട്ട് ഒരു സൃഷ്ടി അത് സംഭവിക്കാമെന്നാണ് ചാർവാകൻ പറയുന്നത്. അവരെന്താണ് പറയുന്നത്? നാല് ഭൂതങ്ങൾ കൂടിച്ചേരുന്നു, പൃഥ്വി, തേജസ്, വായു, നാലെണ്ണം. ചില ചാർവാകന്മാർ വായുവിനെ അംഗീകരിക്കുന്നു, അവർ പറയുന്നു കാണുന്നതിനെ അംഗീകരിക്കത്തുള്ളൂ, അതുകൊണ്ട് അതും അംഗീകരിക്കുന്നില്ല. എന്തായാലും നാലെണ്ണത്തെ അംഗീകരിക്കുന്നുള്ളൂ. ഈ നാലെണ്ണം കൂടിച്ചേർന്നിട്ട് സൃഷ്ടി സംഭവിക്കുന്നതാണ് അവർ അപരസ്പര സംഭൂതവാദം എന്ന് പറയുന്നത്, അവരുടെ കാഴ്ചപ്പാട്. അതിനവർ ഒരു നല്ല ദൃഷ്ടാന്തം പറയുന്നു. അവർക്ക് ഏറ്റവും പരിചയമുള്ള ഒരു ദൃഷ്ടാന്തം, അവർക്ക് പരിചയമുള്ള ഏറ്റവും പരിചയമുള്ള ദൃഷ്ടാന്തം എന്താണ്? മദ്യം. അതാണ് അവർ ദൃഷ്ടാന്തമായി പറയുന്നത്. മദ്യത്തിൽ ചേർക്കുന്നത് എന്തൊക്കെയാണ്? ചില ധാന്യങ്ങൾ കൂടി ചേർക്കുന്നു, ജലം ചേർക്കുന്നു, പിന്നെ അതിനെ മദ്യമാക്കിയെടുക്കുന്നതിനുള്ള സാധനം, അവരന്ന് ചേർത്തിരുന്നത് ശർക്കരയാണ്, അത് ചേർത്താണ് മദ്യം ഉണ്ടാക്കിയിരുന്നത്. അപ്പം ഇങ്ങനെ ചില സാധനങ്ങൾ കൂടിച്ചേരുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന എന്താണ്? പുതിയൊരു വസ്തു. എന്ത്? മദ്യം, ലഹരിയുള്ളത്. ഈ ലഹരി എന്ന് പറയുന്നത് ധാന്യത്തിലില്ല, ശർക്കരയിലില്ല, ജലത്തിലില്ല. അതില്ലാത്ത പുതിയ ഒന്നുണ്ടായി, അതാണ് അവർ അപരസ്പര സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സൃഷ്ടി മുഴുവൻ ഇതുപോലെയാണ്. എന്താണ് ഈ ഭിന്ന സ്വഭാവമുള്ള വസ്തുക്കൾ കൂടിച്ചേർന്നിട്ട് അതിൽ നിന്ന് പുതുതായി ഒന്നുണ്ടാകുന്നതാണ് സൃഷ്ടി. അങ്ങനെ കൂടിച്ചേർന്ന് പുതുതായി ഉണ്ടാകും. അപ്പം അങ്ങനെ അത് പ്രത്യക്ഷ സിദ്ധമായൊരു കാര്യമാണ്. ഇതിനെ ആർക്കും നിഷേധിക്കാൻ പറ്റത്തില്ല. ആത്മീയവാദിക്ക് ഇതിനെ നിഷേധിക്കാൻ പറ്റില്ല. എന്താണ്? ഇത്തരം വസ്തുക്കൾ കൂടിച്ചേർന്നാൽ അതിൽ നിന്ന് മദ്യം ഉണ്ടാകത്തില്ല, ലഹരി. മദ്യം എന്നുള്ളതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്ന ലഹരിയാണ്. അതുണ്ടാകത്തില്ല എന്നാർക്കും പറയാൻ പറ്റത്തില്ല. വാ കൂടിച്ചേരലും അതിൽ നിന്നുള്ള സൃഷ്ടിയും ഭൗതികവാദിയായാലും ആത്മീയവാദിയായാലും അംഗീകരിച്ചേ പറ്റൂ. അതിന് ഇവിടെ ആത്മീയവാദത്തിൽ അതിനെ നിഷേധിക്കുന്നില്ല, യുക്തി കൊണ്ട് നിഷേധിക്കുന്നില്ല, നിഷേധിക്കാൻ സാധ്യവുമല്ല. ആ കൂടിച്ചേരലിൽ നിന്ന് തന്നെയാണ് സൃഷ്ടി സംഭവിക്കുന്നത്. പക്ഷേ ആ വൈരുദ്ധ്യങ്ങളുടെ കൂടിച്ചേരലിൽ വൈരുദ്ധ്യമില്ലാത്ത ഒന്ന് ആവശ്യമാണ്. അവിടെയാണ് ആത്മീയവാദം ഒന്നിനെ കൂടി കൂട്ടിച്ചേർക്കുന്നത്. എന്താണ് ഇത്? എങ്ങനെ കൂടിച്ചേരുന്നു എന്ന ചോദ്യത്തിന് അത് അവർ പറയുന്നത് എന്താണ്? വസ്തു സ്വഭാവം. വസ്തുസ്വഭാവം ഒരിക്കലും കുടിച്ചേരലിന് കാരണമായി തീരത്തില്ല. അഗ്നിയുടെ സ്വഭാവം എന്താണ്? ഉഷ്ണമാണ്. ആ ഉഷ്ണം എന്താണ്? ഒരിക്കലും ജലത്തിനോട് കൂടിച്ചേരുന്നതിന് അത് കാരണമല്ല. ജലത്തിന്റെ സ്വഭാവം എന്താണ്? ശീതമാണ്, തരളമാണ്. അത്തരം സ്വഭാവങ്ങൾ അഗ്നിയോട് കൂടിച്ചേരുന്നതിന് കാരണമായി തീരുന്നില്ല. അവിടെ ഇതിൽ നിന്നും വ്യത്യസ്തനായി കൂടിച്ചേർക്കുന്ന ഒന്ന് വേണം. ആ കൂടിച്ചേർക്കുന്ന ഒന്നിനെ അംഗീകരിക്കാതെ ഒരു കൂടിച്ചേരലും സൃഷ്ടിയുടെ ആരും കണ്ടിട്ടേയില്ല. അങ്ങനെ സംഭവിച്ചിരുന്നുവെങ്കിൽ പുലാലൻ ഇല്ലാതെ ഈ പ്രപഞ്ചത്തിൽ കുട ഉണ്ടായ ആത്മീയവാദി പറയുന്നു. എന്നുവെച്ചാൽ നമ്മൾ ഈ സൃഷ്ടിച്ച വസ്തുക്കൾ ഒന്നും ജീവന്റെ സഹായമില്ലാതെ ഇവിടെ ഉണ്ടായി. അങ്ങനെ സംഭവിക്കുന്നില്ല. ഇവിടെ എവിടെ കൂടിച്ചേരലിലൂടെ സൃഷ്ടി ഉണ്ടാകുന്നു, അതിന്റെ പിന്നിൽ ഈ വൈരുദ്ധ്യങ്ങളിൽ നിന്നും മാറി നിൽക്കുന്ന ഒന്ന്, അതാണ് അവിടുത്തെ സവിശേഷത. വൈരുദ്ധ്യങ്ങൾ കൂടിച്ചേരുമ്പോൾ വൈരുദ്ധ്യങ്ങളിൽ നിന്ന് സ്വതന്ത്രനായ ഒരു വേണം. സ്വതന്ത്രകർത്ത സൃഷ്ടികർത്താവിന്റെ നിർവചനം തന്നെ അതാണ്. അത് എന്താണ്? അതൊരു മഹർഷി പറഞ്ഞതാണ്. അവൻ സ്വതന്ത്രനായ ഒരാൾ വേണം. ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തനായി, കാരകങ്ങളിൽ നിന്നും ഭിന്നനായി, കാരക സ്വാതന്ത്ര്യമുള്ള ഒരാൾക്ക് മാത്രമേ സൃഷ്ടി സാധ്യമുള്ളൂ. ആ കാരകങ്ങളെ, കാരകം എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്കുള്ള ഉപകരണങ്ങൾ, അതിനെ ഉപയോഗിക്കാൻ സ്വാതന്ത്ര്യമുള്ളവനും അതാൽ സമയം കാരകങ്ങളിൽ നിന്നെല്ലാം ഭിന്നനുമായ ഒരുവന് മാത്രമേ ഇതിനെ കൂടിച്ചേർക്കാൻ പറ്റൂ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? ലഹരി ഉണ്ടാകണമെങ്കിൽ അവിടെ മറ്റൊരുവൻ വേണം ഇതെല്ലാം കൂട്ടിച്ചേർക്കാൻ. കൂട്ടിച്ചേർക്കുമ്പോൾ അതിൽ നിന്നൊരു പരിണാമം ഉണ്ടാകുന്നു. അതിന് ആ വസ്തുക്കൾ എങ്ങനെയാണോ ഉത്തരവാദികളായിരിക്കുന്നത്, അതുപോലെ കൂട്ടിച്ചേർത്തവനും ഉത്തരവാദിയാണ്. അവനാണ് അതിൻ്റെ മുഖ്യകർത്താവ്, അവിടെ അത് സൃഷ്ടികർത്താവ്. അങ്ങനെയാണ് ചാരവാകന്മാരോട് ഈശ്വരവാദികൾ സമാധാനം പറയുന്നത്. അങ്ങനെ അല്ലെങ്കിൽ ഇവിടെ തനിയെ ഒരു സൃഷ്ടി അത് കാണിക്കണം. ഈ പ്രകൃതിയിൽ അത് മാത്രമല്ല, ഇവിടെ കൂടിച്ചേർന്നു എന്ന് പറയുന്നു. വസ്തുക്കൾ ജലവും അഗ്നിയും എല്ലാം കൂടിച്ചേരുന്നതിന് വസ്തു വേണം. ഈ വസ്തുക്കൾ എങ്ങനെയുണ്ടായി? അഗ്നി ഈ രൂപത്തിൽ എങ്ങനെയായി തീർന്നു? ജലം ഈ രൂപത്തിൽ എങ്ങനെയായി തീർന്നു? അപ്പോൾ പറയും അത് പരിണാമം കൊണ്ട് സംഭവിച്ചു. എന്ത് പരിണമിച്ചു? ആ പരിണമിക്കുന്നതിന് എന്തായിരുന്നു നിമിത്തമായിരുന്നത്? കേവലം ജഡം ആണോ പരിണമിക്കുന്നത്, അതോ അതിന് പിന്നിൽ ചൈതന്യം ഉണ്ടോ? ജഡത്തിൽ ചലനം സംഭവിക്കുമോ? അങ്ങനെ നിരവധി ചോദ്യങ്ങളിലേക്ക് പോകും. അങ്ങനെ പോകുമ്പോൾ എന്ത് വരുന്നു? അവസാനം ഈ പരിണാമങ്ങൾക്കെല്ലാം ഒരു ഹേതുവിനെ, ഒരു നിമിത്തത്തെ അംഗീകരിക്കേണ്ടി വരും. നിർനിമിത്തമായി ഇവിടെ യാതൊന്നും തന്നെ സംഭവിക്കുന്നില്ല. അതിന് കാരണമായിട്ട് എന്തിനു സ്വീകരിക്കുന്നു? ഇച്ഛാശക്തിയും ജ്ഞാനശക്തിയും ക്രിയാശക്തിയുമുള്ള ഒന്നിന്, അതാണ് സൃഷ്ടികർത്താവായി ഇവിടെ കാണുന്നത്. അതിനെ അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കി പ്രയാസമില്ല. എന്താണ്? അപരസ്പര സംഭൂതം. പിന്നീട് ഇവയെല്ലാം കൂടിച്ചേരുന്നു. ഉപസ്ത്രീ പുരുഷന്മാരുടെ സംയോഗം കൊണ്ട് ഇവിടെ സൃഷ്ടി സംഭവിക്കുന്നു. അത് അവിടെ സംയോഗത്തിന് കാരണമായിരിക്കുന്ന എന്താണ്? ജഡം മാത്രമല്ല, ചൈതന്യമാണ്. ചൈതന്യത്തിന് ജഡത്തെ അപേക്ഷിക്കാതെ സൃഷ്ടി സാധ്യമല്ല എന്നുള്ള സത്യമാണ്. എന്താണ് പ്രകൃതിയും സ്വാം അധിഷ്ഠായ ഭഗവാനും പറയുന്ന എന്താണ്? ഞാൻ എന്റെ പ്രകൃതിയെ ആശ്രയിച്ചിട്ടാണ് സുയതി സചരാചരം ഈ ജഗത്തിനെല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത്. ആ ചൈതന്യത്തെ സ്വീകരിച്ചേ പറ്റൂ, അതിനാ സൃഷ്ടി സംഭവിക്കത്തില്ല. പക്ഷെ അതിന് ചാർവാകൻ സ്വീകരിക്കുന്നില്ല. അതാണ് അപരസ്പര സംഭൂതം എന്ന് പറയുന്നത്. ഈ ഭൗതികവാദം എന്ന് നമ്മൾ പറയുന്നത് അത് ഒരു ആസുര സിദ്ധാന്തമാണ്, അസുരന്മാരുടെ സിദ്ധാന്തമാണ് എന്നാണ് ഇവിടെ പറയുന്നത്. എന്നുവെച്ചാൽ ഈശ്വര തത്വത്തെ അല്ലെങ്കിൽ ചൈതന്യത്തെ, ജീവചൈതന്യത്തെ അംഗീകരിക്കാതെ ഉള്ളൊരു സിദ്ധാന്തം. അതിനൊരിക്കലും യുക്തിയുക്തമായി ഒരിക്കലും നിലനിൽക്കാൻ സാധ്യമല്ല. കൂടിച്ചേരലിലൂടെ സൃഷ്ടി എന്നുള്ളതിനെ അംഗീകരിക്കാം, പക്ഷേ കൂടിച്ചേർത്തവനെ അംഗീകരിക്കാൻ സാധ്യമല്ല എന്ന് പറയുന്നത് വെറും മൂഢമായൊരു വാദം മാത്രമാണ്. കൂടിച്ചേർത്തവനുണ്ടായാലേ കൂടിച്ചേരത്തുള്ളൂ, അല്ലാതെ സംഭവിക്കത്തില്ല. അതും എന്താണ് ഭൗതിക ശാസ്ത്രത്തിൽ വന്നിരിക്കുന്ന ഒരു ധാരണ പെശകെന്ന് പറയുന്നത്, അവർക്ക് ഈ ചൈതന്യത്തിനെ ജഡത്തിൽ നിന്ന് വേർതിരിച്ച് മനസ്സിലാക്കുന്നതിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇത് ഈ പറയുന്ന വൈരുദ്ധ്യാത്മക ഭൗതികവാദം. ചൈതന്യം എന്ന് പറയുന്നത് ഒന്നുണ്ട്, അത് ജഡത്തിനും ജഡശക്തികളിൽ നിന്നും ഭിന്നമാണ്. ചൈതന്യം എന്ന് പറയുന്ന ഒരിക്കലും ഊർജമല്ല, ചൈതന്യത്തിന്റെ ഭാഗമാണ് ഇച്ഛാശക്തി, ക്രിയാശക്തി. ക്രിയാശക്തി എന്ന് പറയുന്നത് ഒരിക്കലും ഊർജമാണ്, അങ്ങനെ ധരിക്കുന്നു. അത് വേർതിരിച്ചറിയാതെ അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഒരുപാട് അബദ്ധങ്ങൾ പലരും എഴുതി വച്ചിട്ടുണ്ട്. അതായത് ഊർജം എന്ന് പറയുന്നത് ഭൗതിക ശാസ്ത്രത്തിൽ, അത് പറയുന്നത് വേറെയാണ്. ആധ്യാത്മിക ശാസ്ത്രത്തിൽ ക്രിയാശക്തി എന്ന് പറയുന്നത് വേറെയാണ്. രണ്ടും രണ്ടാണ്, ഇത് രണ്ടും ഒന്നല്ല. ആധ്യാത്മിക ശാസ്ത്രത്തിലെ ക്രിയാശക്തി എന്ന് പറയുന്നത് അത് പ്രാണന്റെ പ്രവർത്തനമാണ്. ഭൗതിക ശാസ്ത്രത്തിലെ ഊർജം എന്ന് പറയുന്നത് ഭൂതങ്ങളുടെ പ്രവർത്തനമാണ്, പഞ്ചഭൂതങ്ങളുടെ പ്രവർത്തനമാണ്. ഇത് രണ്ടും രണ്ടാണ്, രണ്ട് തരത്തിലാണ് പ്രവർത്തിക്കുന്നത്, രണ്ടിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഊർജം എന്ന് പറയുന്നത് എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? ഭൂതത്തെ, ഭൗതികത്തെ ആശ്രയിച്ചിരിക്കുന്നു. അത് ഭൗതിക ശാസ്ത്രജ്ഞന്മാർ തന്നെ പറയുന്ന കാര്യമാണ്. അത് മുമ്പും നമ്മൾ ഈ കാര്യം ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഭൂതങ്ങളിൽ നിന്ന് ഭൂതം ഉണ്ടാകുന്നു, അത് ഊർജരൂപത്തിലും പിണ്ടരൂപത്തിലും ഇരിക്കുന്ന എന്താണ്, രണ്ടും ഒന്ന് തന്നെ, ഭൂതങ്ങൾ തന്നെയാണ്, തന്മാത്രകൾ. അതിൽ നിന്ന് രൂപം പ്രാപിച്ച ഭൂതങ്ങൾ തന്നെയാണ് ഊർജരൂപത്തിലിരിക്കുന്നത്. പക്ഷേ തന്മാത്രകൾ രണ്ടായി പിരിയുന്നുണ്ട്. ഒന്നെന്താണ്? അത് ഈ ഭൗതിക പ്രപഞ്ചമായി മാറുന്നു, ഊർജശക്തിയായിട്ടും മറ്റും മാറുന്നു. മറ്റൊന്നെന്ത് ചെയ്യുന്നു? ജീവന്റെ ഭാഗമായി മാറുന്നു, അതാണ് പ്രാണശക്തി. അപ്പൊ ആ പ്രാണശക്തി ആ തന്മാത്രകളുടെ മറ്റൊരു തരത്തിലുള്ള പ്രവർത്തനമാണ്. അതിന്റെ അടിസ്ഥാനം ഒന്ന് തന്നെ, തന്മാത്രകൾ തന്നെയാണ് ഇത് രണ്ടും. പക്ഷെ നമുക്ക് അനുഭവപ്പെടുന്ന പ്രാണശക്തിയല്ല നമുക്ക് അനുഭവപ്പെടുന്ന ഊർജശക്തി, ഇത് രണ്ടും രണ്ടാണ്. തന്മാത്രകൾക്കൊരിക്കലും സ്ഥൂലമായ ഒരു ഭാവമില്ല. തന്മാത്രകൾ എന്ന് പറയുന്നത് നമ്മുടെ ശാസ്ത്രങ്ങളിൽ പറയുന്ന യോഗി പ്രത്യക്ഷം മാത്രമാണ്. നമുക്കൊരിക്കലും അതിനെ തന്മാത്ര എന്നുള്ളതിൽ കവിഞ്ഞതിനെക്കുറിച്ച് ചിന്തിക്കാൻ വയ്യ. പക്ഷെ പ്രാണശക്തി ഊർജശക്തി അങ്ങനെയാണ്. പ്രാണശക്തി ജീവന്റെ അനുഭവത്തിന് വിഷയമാകുന്നതാണ്. പ്രാണസാന്നിധ്യത്തെ താൻ തന്നിൽ അനുഭവിക്കുന്നു. ഊർജശക്തിയോ ബാഹ്യമായിട്ട് നമുക്ക് ഉപകരണങ്ങളിലൂടെ, പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ, പരീക്ഷണശാലകളിലെല്ലാം നമുക്ക് അനുഭവപ്പെടുത്താവുന്നുള്ള ഒന്നാണ്. ഈ പ്രപഞ്ചത്തിൽ എന്താണ്, കാറ്റായും വായുവായും അഗ്നിയായും എല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഊർജശക്തിയാണ്. അനേക ശക്തികളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഊർജശക്തി അതല്ല പ്രാണശക്തി. പ്രാണശക്തിയുടെ പ്രവർത്തനമാണ് ക്രിയാശക്തി. ഊർജശക്തിയും ക്രിയാശക്തിയും തമ്മിലുള്ള വ്യത്യാസം ഭൗതിക ശാസ്ത്രജ്ഞന്മാർക്ക് പലർക്കും അത് മനസ്സിലായിട്ടില്ല. ഇതെവിടെ നിന്നാണ് പിരിയുന്നത്? ഇതിന്റെ തുടക്കം ഏതാണ്? ഇത്തരം കാര്യങ്ങളൊന്നും അവർ വാസ്തവത്തിൽ പഠിക്കാൻ ശ്രമിച്ചിട്ടില്ല. അവരെപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ്? ഊർജശക്തിയാണ്, അണുശക്തി വരെ, അല്ലെങ്കിൽ അതിനപ്പുറം എന്തെങ്കിലും ശക്തി ഉണ്ടെങ്കിൽ, പഠിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം എന്താണ്? ഊർജശക്തിയാണ്, അതൊന്നും പ്രാണശക്തിയല്ല. പ്രാണശക്തി എന്താണ്? അത് സൂക്ഷ്മമാണ്. പ്രാണശക്തിക്ക് അനുഭവത്തിന് ഒരേ ഒരു ഉപകരണം മാത്രമേ ഉള്ളൂ. ജീവൻ എന്താണ്? അവനവന്റെ മനസ്സ്. മനസ്സ് സൂക്ഷ്മമാണ്, പ്രാണശക്തി സൂക്ഷ്മമാണ്. അതുകൊണ്ട് മനസ്സിലൂടെ മാത്രമേ പ്രാണശക്തിയുടെ സാന്നിധ്യം ജീവൻ അറിയാൻ കഴിയും. പക്ഷെ ഊർജശക്തികൾ അങ്ങനെയല്ല. അങ്ങനെ ഏത് ഉപകരണത്തിലൂടെയും നമുക്ക് മനസ്സിലാക്കും. അല്ല, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെയും ആ ഊർജത്തെ നമുക്ക്, ഊർജ പ്രവർത്തനങ്ങൾ നമുക്ക് ഗ്രഹിക്കാൻ പറ്റും. പ്രാണശക്തി അതുപോലെ. അപ്പോൾ ഇവിടെ ചേതൻ സൃഷ്ടിക്കുന്നു എന്ന് പറയുമ്പോൾ ആ സൃഷ്ടിക്ക് മുഖ്യ അവലംബമായിരിക്കുന്ന എന്താണ്? പ്രാണശക്തിയാണ്, ഊർജശക്തിയല്ല. അതിന്റെ വ്യത്യാസം നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? ഈ ജീവശരീരത്തിൽ പ്രാണശക്തി ഇരിക്കും. പ്രാണശക്തി ഇരിക്കുമ്പോൾ മാത്രമേ ആ ജീവശരീരത്തിൽ നിന്ന് സൃഷ്ടി സംഭവിക്കത്തുള്ളൂ. ആ ജീവശരീരത്തിൽ നിന്ന് പ്രാണശക്തി നഷ്ടപ്പെട്ടാലോ ഊർജശക്തി അവിടെ നിൽക്കും. ജഡവും ഊർജമാണ്, അതിലാർക്കും അഭിപ്രായ വ്യത്യാസമുള്ള കാര്യമാണ്. പക്ഷെ അതിന് സൃഷ്ടിക്കാൻ കഴിയുന്നില്ല. ഇവിടെ സൃഷ്ടി അവസാനിച്ചു. പിന്നെ അതിൽ സംഭവിക്കുന്ന എന്താണ്? പരിണാമങ്ങളാണ് സംഭവിക്കുന്നത്. ആ പരിണാമങ്ങൾക്കും ഏതെങ്കിലും തരത്തിൽ ജീവൻ നിമിത്തമായി തീരും. അല്ലാതെ ആ ജഡപരിണാമങ്ങൾക്ക് സാക്ഷാതായിട്ടല്ലെങ്കിലും പരമ്പരയായിട്ടെങ്കിലും ജീവൻ നിമിത്തമായിത്തീരും. എവിടെയെങ്കിലുമുള്ള ഊർജ്ജശക്തികൾ അതിന് നിമിത്തമായിത്തീരും. ഈ വ്യത്യാസം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഈ ചില ഭാഗങ്ങളിൽ ഭൗതിക ശാസ്ത്രവും ആധ്യാത്മിക ശാസ്ത്രവും തമ്മിൽ പൊരുത്തപ്പെടാതെ വരുന്നത്. ഇത് മനസ്സിലാക്കിക്കഴിഞ്ഞാൽ എന്താണ് ഈ വൈരുദ്ധ്യാത്മക ഭൗതികവാദവും ആധ്യാത്മിക ശാസ്ത്രവും തമ്മിൽ യാതൊരു വൈരുദ്ധ്യവുമില്ല. രണ്ടും ഒരു കാര്യത്തിൽ തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് അത് ആ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കും. ഊർജത്തിന്റെയും പ്രാണപ്രവർത്തനത്തിന്റെയും വ്യത്യാസം. അതുകൊണ്ട് അപരസ്പര സംഭൂതം എന്ന് പറയുന്നത് ഇവിടെ ആത്മീയവാദികൾക്ക് സ്വീകാര്യമാണ്. അത് പ്രത്യക്ഷ സിദ്ധമായ കാര്യമാണ്. പക്ഷെ അതിൽ ആ ക്രിയാശക്തി കൂടിച്ചേർത്ത് കഴിഞ്ഞാൽ പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചു. അവിടെ ഭൗതിക ശാസ്ത്രവും ആത്മീയ ശാസ്ത്രവും തമ്മിൽ യാതൊരു തർക്കവുമില്ല. രണ്ടും ഒരു കാര്യത്തിൽ തന്നെയാണ് പറയുന്നത്. അതിപ്പോ പലരും അത് അംഗീകരിക്കുന്നുണ്ട്. അത് അംഗീകരിച്ചേ മതിയാവും, എന്നല്ലെങ്കിൽ നാളെ അത് സ്വീകരിക്കേണ്ടി തന്നെ വരും. പക്ഷെ അത് ചാർവാകന്മാര് അംഗീകരിക്കുന്നതിന് അവർ പറയുന്ന ഈ ജഗത് സർവവും അങ്ങനെ ഉണ്ടായതാണ്, അപരസ്പര സംഭൂതമാണ്, പരാപരങ്ങൾ അന്യോന്യം കൂടിച്ചേർന്നതാണ്. അതുകൊണ്ട് അവരെന്ത് പറയുന്നു, കിമന്യൽ കാമഹേതുകം കാമഹേതുരേത കാമഹേതുകം കിമന്യ ജഗത കാരണം എന്നാണ് അവർ കാണുന്നത്. എന്താണ് സ്ത്രീ പുരുഷ സംയോഗത്തിലൂടെ ഈ സൃഷ്ടി നടക്കണമെങ്കിൽ എന്ത് വേണം? അതിന് കാരണം സ്ത്രീ പുരുഷ കാമമാണ്. കാമെന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ സൃഷ്ടിക്ക് കാരണം അതാണ് പറഞ്ഞത്. രണ്ടുപേരും തമ്മിൽ അഭിപ്രായ വ്യത്യാസമില്ല. ഈ ചർവാകനും ആത്മീയവാദിയും തമ്മിൽ സൂക്ഷ്മമായി ചെന്നാൽ വ്യത്യാസമില്ല. എന്തുകൊണ്ട്? ആത്മീയവാദിയും പറയുന്നുണ്ട് ഇച്ഛാശക്തിയാണ് സൃഷ്ടിക്ക് കാരണം അത് പറയുന്നുണ്ട്. ആ ഇച്ഛ എന്ന് പറയുന്നതിന്റെ മറ്റൊരു പേരാണ് കാമം. പക്ഷേ ഈശ്വരന്റെ തദൈക്ഷത എന്ന് പറയുന്നിടത്ത് അവിടെ എന്താണ് ഈശ്വരന്റെ ഇച്ഛാശക്തിയെ ആണ് പറയുന്നത്. പക്ഷെ ആ ഈശ്വരന്റെ ഇച്ഛാശക്തിയെ ചാർവാകൻ അംഗീകരിക്കുന്നില്ല. അവൻ കാണുന്ന എന്താണ്? അവന്റെ ഉള്ളിലിരിക്കുന്ന കാമത്തെ മാത്രമേ അവൻ കാണുന്നുള്ളൂ. അതുകൊണ്ട് ആ തന്റെ കാമം കൊണ്ടാണ് ഇവിടെ സൃഷ്ടി സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ സൃഷ്ടിക്ക് കാരണമായിരിക്കുന്നത്, സൃഷ്ടിയുടെ പരമമായ കാരണം എന്താണ്? തന്റെ കാമമാണെന്ന് അവൻ ധരിക്കുന്നു. അത്രേ ചിന്തിക്കുന്നതിന് കഴിയുന്നുള്ളൂ. അതാണ് കാമഹേതുകം കാമഹേതുരേവ. അതല്ലാതെ മറ്റൊരു ഹേതുവില്ലെന്നാണ് ഹൈതുക്കം എന്ന് പറഞ്ഞത്. ഉറപ്പിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. മറ്റൊരു കാരണമില്ലെന്ന് പറഞ്ഞാൽ എന്താവും നിഷേധിക്കുന്നത്? സൃഷ്ടിക്ക് ഈശ്വര ഇച്ഛ കാരണമല്ല, ജീവന്റെ ഇച്ഛാശക്തി അവന് കാരണമല്ല, ഇതിനെല്ലാം അവൻ നിഷേധിക്കുകയാണ്. അവന് കാരണം എന്തുകൊണ്ട്? അവൻ ആസുര ബുദ്ധിയാണ്. അവന്റെ ഉള്ളിൽ തെളിഞ്ഞു നിൽക്കുന്ന എന്താണ്? രാജസ ഗുണമാണ്. അവന്റെ ഉള്ളിൽ എപ്പോഴും പ്രകാശിക്കുന്ന എന്താണ്? കാമ വികാരമാണ്. അതുകൊണ്ട് ആ വികാരത്തിനവൻ പ്രാധാന്യം കൊടുത്തിട്ട് കാമത്തെ ആശ്രയിച്ചുകൂടെ സർവസൃഷ്ടി സംഭവിക്കുന്നു. ഈശ്വരന്റെ പങ്കിനെ അവൻ നിഷേധിക്കുന്നു. ജീവന്റെ തന്നെ സൂക്ഷ്മമായ ഇച്ഛാശക്തി അവൻ മനസ്സിലാക്കുന്നില്ല. അവനെ സംബന്ധിച്ചിടത്തോളം സൃഷ്ടി എന്ന് പറയുന്ന ഒന്നേ ഉള്ളൂ, ഇണ ചേർന്ന് സന്താനങ്ങൾ ഉണ്ടാക്കുന്നു മാത്രമാണ് അവന് സൃഷ്ടി. അതിനപ്പുറം അവന് ചിന്തയില്ല. അതുകൊണ്ട് ചാരവാകൻ എന്ത് ചെയ്യുന്നു? അവൻ കാമത്തെ ആരാധിക്കുന്നു, കാമത്തെ പൂജിക്കുന്നു. അതാണ് അവനെ സംബന്ധിച്ചിടത്തോളം ഈശ്വരൻ. അവൻ അതിനുവേണ്ടി ജീവിക്കുന്നു. അതാണ് ഈ ആസുര സ്വഭാവികളുടെ പ്രത്യേകത. അവൻ ഈശ്വരേച്ഛയെ അവൻ അംഗീകരിക്കുന്നില്ല. അതാണ് ഒരു ചെറിയ വ്യത്യാസമുള്ളത്. രണ്ടുപേരും ഒരു തത്വത്തെ തന്നെ രണ്ടു തരത്തിൽ സ്വീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് അതിനിവിടെ നിഷേധിക്കുന്നു. ഈ ആസുര പ്രകൃതി അവൻ പരമമായി കാണുന്ന തത്വം കാമം അതല്ല സൃഷ്ടിയുടെ പരമമായ തത്വം. അത് വെളിപ്പെടുത്താനാണ് ഇത് പറയുന്നത്. പറഞ്ഞല്ലോ, ഇത് മനസ്സിലാക്കി തിരസ്കരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. മനസ്സിലാക്കി സ്വീകരിക്കേണ്ടതുകൊണ്ട് മനസ്സിലാക്കി തിരസ്കരിക്കേണ്ടതുകൊണ്ട്. എന്തിനാ അതിനെ മനസ്സിലാക്കി തിരസ്കരിക്കണം? മനസ്സിലാക്കിയാലേ തിരസ്കരിക്കാൻ പറ്റും, ഇല്ലെങ്കിൽ അത് സ്വീകരിക്കേണ്ടതാണെന്ന് തെറ്റിദ്ധരിച്ച് അതിനെ സ്വീകരിക്കും. അതുകൊണ്ടാണ് ഇതിനെ വിശദീകരിച്ച് പറയുന്നത്. ഇത് കാമം അത് തിരസ്കരിക്കേണ്ട ഒന്നാണ്. അതുകൊണ്ട് തന്നെ പറയുന്നു, മറ്റൊന്നും ജഗത്തിന് കാരണമായിട്ട് ഇല്ല. നകിഞ്ചിത് അധിഷ്ഠം ധർമാധർമാദി ധർമാധർമാദി കാരണാന്തരം വിദ്യതേ ജഗത. അതുകൊണ്ട് ഈ സൃഷ്ടിക്ക് ഇവിടെ അധിഷ്ഠമായിരിക്കുന്ന ധർമാധർമാദികൾ അത് അവരംഗീകരിക്കുന്നില്ല. പുണ്യപാപങ്ങൾ അവർ സ്വീകരിക്കുന്നില്ല. അങ്ങനെ യാതൊന്നും തന്നെ ഇവിടെ കാരണം ഉണ്ടെന്നവർ കരുതുന്നില്ല. കാമയേവ പ്രാണിനാം കാരണം, അവർ പറയുകയാണ് ഈ പ്രാണികൾക്കെല്ലാം കാരണമായിരിക്കുന്നത്, ഏക കാരണമായിരിക്കുന്നത് കാമം മാത്രമാണ്. ഇതി ലോകായതിക ദൃഷ്ടിരിതം, ലോകായതികന്മാർ, ലോകത്തിൽ ആയതമായത് എന്നാണ് ലോകായുധത്തിന്റെ ശബ്ദാർത്ഥം തന്നെ. ലോകത്തിൽ പ്രചരിച്ചത്, ലോകത്തിൽ വ്യാപിച്ചിരിക്കുന്നത് എന്നാണ്. ഏത് കാലത്തും ഭൂരിപക്ഷം ജനങ്ങളും സ്വീകരിച്ചിരിക്കുന്നത് ഇതിനെ, ഈ ലോകായുധ ദൃഷ്ടിയാണ്. അതുകൊണ്ടാണ് പണ്ട് തന്നെ അതിന് ലോകം എന്ന് പറഞ്ഞാൽ ജീവന്മാരെന്ന അർത്ഥം. ആ ജീവന്മാരിൽ കൂടുതൽ പേരും വ്യാപിച്ചിരിക്കുന്നു. വളരെ രീതിയിൽ പറയുന്ന തത്വം അനുസരിച്ച് അത് വളരെ സരളമാണ്. ജീവന്മാരിൽ കൂടുതൽ പേരും ആസുരപ്രകൃതികളാണ് എന്ന് വെച്ചാൽ രജോഗുണ പ്രകൃതികളാണ് അല്ലെങ്കിൽ തമോ ഗുണ പ്രകൃതികളാണ്. അവരെപ്പോഴും ചിന്തിക്കുന്നത് ഈ കാമത്തിന് പ്രാധാന്യം കൊടുത്താണ്. അവർക്ക് പുണ്യപാപങ്ങളിലോ മറ്റും വിശ്വാസമില്ല, അതിനുവേണ്ടി അവർ പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ ലോകത്ത് എപ്പോഴും പ്രചരിക്കുന്നത് ലോകായത ദൃഷ്ടിയായിരിക്കും. ഈശ്വരൻ തന്നെ ലോകത്തെ സൃഷ്ടിച്ചിരിക്കുന്നു, ഈശ്വരൻ തന്നെ ധർമ്മത്തെ ഉപദേശിക്കുന്നു, ഈശ്വരീയരെ വെളിപ്പെടുത്തുന്നു, ആത്മവിദ്യ ഉപദേശിക്കുന്നു. അതെല്ലാം ഈശ്വരൻ തന്നെ സ്വയം ചെയ്തിട്ടും ഈ ജീവസമൂഹത്തിൽ ബലം കൂടുതൽ ജീവനാണ്. കാരണം അവന്റെ ആശയങ്ങളാണ് കൂടുതൽ പ്രചരിച്ചിരിക്കുന്നത്. അത് ഭഗവാൻ തന്നെ സമ്മതിക്കുന്നു. ലോകത്തിൽ വളരെ പ്രചരിച്ചിരിക്കുന്നത് എന്റെ ഇച്ഛയല്ല, എന്റെ ജ്ഞാനമല്ല, മറിച്ച് ജീവന്റെ ഈ ചാർവാകന്റെ സിദ്ധമാണ്, സിദ്ധാന്തമാണ്. അങ്ങനെ പ്രചരിച്ചിരിക്കുന്നു. അതെന്തുകൊണ്ട് അങ്ങനെ പ്രചരിച്ചിരിക്കുന്നു? അങ്ങനെ നേരത്തെ പറഞ്ഞെന്താണ്? ധർമാധർമ്മങ്ങളെ അപേക്ഷിച്ചു. കാരണം കൂടുതൽ പേരും അനുഭവിക്കേണ്ട എന്താണ്? ഇവിടെ ദുഃഖമാണ്. ദുഃഖം അനുഭവിക്കണമെങ്കിൽ ഇത് പ്രചരിച്ചാലേ പറ്റൂ. കൂടുതൽ പേരും ദുഃഖിക്കുന്നതിന് നിമിത്തമായിരിക്കുന്നതാണത്. ആ ദുഃഖിച്ചേ തീരും. അതെന്തുകൊണ്ട് അങ്ങനെ വന്നു? അവന്റെ കർമ്മം കൊണ്ട്. അതെന്ന് അനാദിയായും സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ജീവൻ പാപത്തെ ആർജിക്കുന്നു, ആ പാപം കൊണ്ടവൻ വീണ്ടും പാപപ്രേരിതമായി അവൻ കർമ്മം ചെയ്യുന്നു. ആ കർമ്മത്തിൽ നിന്ന് വീണ്ടും അവൻ പാപത്തെ സമ്പാദിക്കുന്നു. അപ്പം അവനിങ്ങനെ ഇത് അവസാനിക്കാതെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ പാപഭൂയിഷ്ഠമായി തീർന്നു മനുഷ്യജീവിതം. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു? അത് ദുഃഖഭൂയിഷ്ഠമായി. അപ്പം അതിന് ഈശ്വരനെ പഴി പറഞ്ഞിട്ട് കാര്യമില്ല. എന്തുകൊണ്ട് ലോകം മുഴുവൻ ഇങ്ങനെ കൂടുതൽ ദുഃഖത്തിൽ പോകുന്നു? ഇതിന് വേവലാതിപ്പെട്ടിട്ട് കാര്യമില്ല. പലരും പറയുന്നു എന്താണ്? പഴയ കാലത്തേക്കാൾ കുഴപ്പമാണിപ്പോൾ. ഇപ്പോൾ ലോകം മുഴുവൻ അസ്വസ്ഥമാണ്, ലോകത്തിൽ കലാപങ്ങളാണ്, മനുഷ്യന് ദുഃഖമാണ്, ഇതിങ്ങനെ വർദ്ധിച്ചു വരികയാണ്, ഇതെങ്ങോട്ട് പോകും എന്നെല്ലാം മനുഷ്യന് ആശങ്കയുണ്ട്. എന്താ ഈശ്വരനൊന്നും കാണുന്നില്ലേ? ഈശ്വരൻ എന്തുകൊണ്ട് അധർമ്മം പെരുകിയപ്പോൾ ഇവിടെ ധർമ്മത്തെ സ്ഥാപിക്കാൻ വേണ്ടി വരുമ്പെടുന്നില്ല എന്നോ? അത് നമ്മൾ ഒരു കാര്യം മറന്നു പോകുന്നെന്താണോ? ഈശ്വരൻ ധർമ്മത്തെ സ്ഥാപിച്ചതിന് ശേഷമാണ് ഈ കുഴപ്പങ്ങളെല്ലാം വന്നു. ഇതാദ്യം തുടങ്ങിയല്ല. ഈശ്വരൻ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞതിന് ശേഷം ഇതിങ്ങനെ. അപ്പൊ ഇനി ഈശ്വരൻ വന്ന് ചെയ്തു കഴിഞ്ഞാലും ഇതിങ്ങനെയൊക്കെ പോകത്തുള്ളൂ. അതായതിന് മാറ്റമൊന്നും വരത്തില്ല. അപ്പൊ പിന്നെ ഈശ്വരന്റെ പങ്കെന്താണ്? കാരണം ഇതിൽ പുണ്യത്തെ ആർജിക്കുന്നവർ കാണും, സാത്വിക പ്രകൃതിയെ അവലംബിക്കുന്നവർ കാണും. അവർക്ക് വേണ്ടതെന്തോ അതേ ഈശ്വരൻ കൊടുക്കുന്നു. ഈ ആസുരപ്രകൃതികൾക്ക് വേണ്ടത് ഈശ്വരൻ കൊടുക്കേണ്ട കാര്യമില്ലത്, അവർ തന്നെ സമ്പാദിച്ചോളും. അവരെ വഴി അവർ തന്നെ തിരഞ്ഞെടുത്തോളും. അതായിരിക്കും ലോകത്തിലെപ്പോഴും നിറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഈ ലോകം എന്താണ് ഇങ്ങനെ തന്നെ പോകും എന്നുവെച്ചാൽ ദുഃഖഭൂയിഷ്ഠമായും ഇങ്ങനെ പോകും. നമുക്ക് എന്താണ് സത്യലോകത്തെക്കുറിച്ചൊക്കെയുള്ള സങ്കല്പത്തിൽ ഇങ്ങനെ പോകും. ഇതിനിടയ്ക്ക് ഈ ഈശ്വരീയമായ കാര്യങ്ങൾ കൊണ്ട് പുണ്യവാന്മാർക്ക് സമാധാനം കണ്ടെത്താൻ പറ്റും, അവർക്ക് സുഖത്തെ പ്രാപിക്കാൻ പറ്റും. അല്ലാതെ അത് ഭൂരിപക്ഷത്തിന് വേണ്ടി നിശ്ചയിച്ചിട്ടുള്ള കാര്യങ്ങളല്ല. അവരിതൊന്നും അറിയാതെ സർവവും കാമഹേതുകമാണ് എന്ന് പറഞ്ഞ് കാമപ്രേരിതരായി ഈ സുഖത്തെക്കാൾ ദുഃഖത്തെ അനുഭവിച്ച് ഇതൊന്നും തന്നെ തിരിച്ചറിയാതെ വിവേകം നഷ്ടപ്പെട്ട് ജനിച്ചു മരിച്ച് ഇത് അവസാനിപ്പിക്കും. ഇവിടെ അപൂർവം പേരെന്ത് ചെയ്യുന്നു, അപൂർവ സുഹൃതികൾക്ക് മാത്രം ഈശ്വരീയമായ മാർഗത്തിലേക്ക് താല്പര്യമുണ്ടാകും. അവർ ഈശ്വരൻ പറഞ്ഞ കാര്യങ്ങൾ സ്വീകരിക്കും, ആ വഴിക്ക് മുന്നോട്ട് നീങ്ങും. അതിനവരെ സഹായിക്കുന്നതിനെന്താണ്, ഈശ്വരന്റെ പ്രതിപുരുഷന്മാരായി ഇവിടെ ഗുരുക്കന്മാരും മറ്റും കാലാകാലങ്ങളിൽ വരികയും ചെയ്യും. അത്രേ സംഭവിക്കത്തുള്ളൂ. ഇതുകൊണ്ട് സമ്പൂർണമായ നാശം അല്ലെങ്കിൽ സമ്പൂർണമായ രക്ഷ അതൊന്നും ഈ പ്രപഞ്ചത്തിൽ സംഭവിക്കത്തില്ല എന്നാണ്. ചിലർ ചോദിക്കും, സത്യയുഗം വന്നതോ? എന്താ സത്യയുഗം വന്നിട്ട് എന്താ, ഉടൻ തന്നെ വന്നില്ലേ കലിയുഗം? അപ്പൊ സത്യം വന്നു കഴിഞ്ഞാൽ ഉടൻ കലി വരും. അപ്പോൾ കലി വന്നാൽ പിന്നെ സത്യം വരും. അപ്പോൾ അതിനെ ഒന്ന് മൊത്തത്തിൽ നോക്കുമ്പോൾ എന്താണ്, കൂടുതൽ കലിയും സത്യവും കുറവുമായിരിക്കും. ഇതിങ്ങനെ പോകത്തുള്ളൂ, ഇതിനെ മാറ്റം വരുത്താൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അത് ഈശ്വരനും അറിയാം. അതുകൊണ്ട് ഈശ്വരൻ എന്ത് ചെയ്യുന്നു, ആത്മവിദ്യയെ നൽകുന്നു. അത് സ്വീകരിക്കുന്നവന് ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല. അവനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് സത്യയുഗം തന്നെ. സത്യയുഗം എന്ന് പറയുന്നതിന് അത്രയേ ഉള്ളൂ അർത്ഥം. ആരാണോ സത്യത്തെ സ്വീകരിച്ചിരിക്കുന്നത് അവന് പ്രത്യേകിച്ച് കലിയുഗമില്ല. അവന് കലിയുഗത്തെക്കുറിച്ച് പരാതികളൊന്നുമില്ല. അങ്ങനെയായി ഇങ്ങനെയായി അധർമ്മമാണ് എന്നുള്ള പരാതിയൊന്നുമില്ല. അവനെ സംബന്ധിച്ചിടത്തോളം എന്താണോ, അവന് സത്യത്തിൽ തന്നെ നിൽക്കുന്നു. എന്തുകൊണ്ട്? അവന്റെ പുണ്യം അവനെ ദുഃഖിപ്പിക്കുന്നില്ല. ലോകം മുഴുവൻ ദുഃഖിച്ചാൽ അവൻ ദുഃഖിക്കുന്നില്ല. അതാണ് അധ്യാത്മശാസ്ത്രം പറയുന്നത്. അല്ലാതെ ഇതിനെ ഇവിടുത്തെ ദുഃഖങ്ങളെല്ലാം മാറ്റിയിട്ട് ദുഃഖിക്കാൻ അത് ആർക്കും സാധ്യമല്ല. ഈ ദുഃഖങ്ങൾ ഇങ്ങനെ നിൽക്കേ തന്നെ ദുഃഖിക്കുക. അധ്യാത്മശാസ്ത്രം അതേ പറയുന്നത്. എന്താണ്, സർവരുടെയും ദുഃഖം മാറ്റിയിട്ട് അവസാനം നീ ഒന്ന് സൂചിക്കുക എന്ന് അധ്യാത്മശാസ്ത്രത്തിൽ ഒരിടത്തും പറയുന്നില്ല. അവിടെ പറയുന്നത് എന്താണ്, ഈ ദുഃഖം എന്ന് പറയുന്നത് അലംഘനീയമാണ്. ഭഗവാൻ പറഞ്ഞതുപോലെ എന്താണ് ഈ യുദ്ധം, ഇതൊരു നിയമമാണ്, ഇത് അലംഘനീയമാണ്, ഇത് സംഭവിച്ചു തന്നെ തീരുന്നു. ഇതിലെന്തെല്ലാം ക്രൂരതകൾ സംഭവിച്ചാലും എന്തെല്ലാം അധർമ്മങ്ങൾ സംഭവിച്ചാലും എന്തെല്ലാം ദുഃഖം സംഭവിച്ചാലും ശരി, ഇത് കാലരൂപിയായ എന്റെ നിശ്ചയമാണ്, അത് സംഭവിച്ചു തന്നെ തീരുന്നു. അങ്ങനെയുള്ള പല നിശ്ചയങ്ങളുമാണ് കരിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈശ്വര നിശ്ചയമാണ്. അതിനെല്ലാം പരിഹരിച്ചിട്ട് ഒരാൾക്ക് ഈ പറയുന്ന ആത്മവിദ്യയെ സ്വീകരിക്കാനോ ആനന്ദത്തെ പ്രാപിക്കാനോ സാധ്യമേ അല്ല. പിന്നെ എന്ന് വിചാരിച്ച് മറ്റുള്ളവരെ ദുഃഖങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതോ അല്ലെങ്കിൽ മറ്റ് ജീവന്മാരെ സഹായിക്കുന്നതോ ഒന്നും ശാസ്ത്രസമ്മതമല്ലെന്നല്ല പറയുന്നത്. പക്ഷേ വ്യക്തിനിഷ്ഠമായ ആത്മനിഷ്ഠമായ ആത്മീയ സാധനയുടെ നിലയിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ ബാഹ്യമായ ദുഃഖപരിഹാരത്തിന് ശേഷം ആന്തരികമായ ദുഃഖപരിഹാരം എന്നുള്ളത് ആധ്യാത്മിക ശാസ്ത്രത്തിൽ ഒരിടത്തും പറയുന്നു. നിന്റെ ദുഃഖത്തെ നീ പരിഹരിക്കുക, അതേ ഒരു വഴിയേ ഉള്ളൂ. പിന്നെ നമ്മൾ മറ്റുള്ളവരുടെ ദുഃഖത്തെ പരിഹരിക്കാൻ ശ്രമിക്കുന്നതിന് എന്തിനാണ്, തന്റെ ദുഃഖത്തെ പരിഹരിക്കുന്നതിനൊരു ഉപായം എന്നുള്ള ആലേക്ക് മാത്രം. അത് സ്വാർത്ഥതയാണ്. തന്റെ ദുഃഖത്തെ പരിഹരിക്കുന്നതിനുള്ള, അങ്ങനെയാണ് ആധ്യാത്മിക ശാസ്ത്രം ഉപദേശിക്കുന്നത്. മറ്റൊരാളുടെ ദുഃഖത്തിന് പരിഹാരം കാണാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്, നിന്റെ ദുഃഖത്തിന് പരിഹാരമായി ഇതിനൊരു ഉപായമായി സ്വീകരിച്ചിരിക്കുന്നു. അത്രയേ ഉള്ളൂ. അവിടെ തന്നെ മറന്നിട്ട് ആത്മോദ്ധാരം, അതിനെ മറന്നിട്ടാണ് ഒരാൾ മറ്റൊരാളുടെ ദുഃഖത്തിന്റെ പരിഹാരം തേടാൻ ശ്രമിക്കുകയാണെങ്കിൽ അതൊരു പാഴ്വേലയാണ്. എന്തുകൊണ്ട്? അതുകൊണ്ട് അന്യനും ഗുണമുണ്ടാകത്തില്ല, തനിക്കും ഗുണമുണ്ടാകത്തില്ല. അതാണ് ആധ്യാത്മശാസ്ത്രത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ തത്വം. അവനവൻ തന്നെ തന്റെ ദുഃഖത്തിന് പരിഹാരത്തെ കണ്ടെത്തുക. അതിനുള്ള നിരവധി ഉപായങ്ങളിൽ ഒന്നാണ്, ഒന്ന് മാത്രമാണ് എന്താണ്, ആ യാത്രയിൽ അന്യന്റെ ദുഃഖത്തിനും പരിഹാരം കാണാൻ ശ്രമിക്കുക, അതിനെ ഒരു ഉപായമായി സ്വീകരിക്കുക. അവിടെയാണ് കർമ്മയോഗത്തിന്റെയും മറ്റും പ്രസക്തി. അത് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ചാർവാകന്മാര് ഇത്തരം കാര്യങ്ങളെയൊന്നും അംഗീകരിക്കുന്നില്ല. ലോകത്ത് ആ സിദ്ധാന്തമാണ് വ്യാപിച്ചിരിക്കുന്നത്. ലോകത്തിൽ ആസുര പ്രകൃതിക്കാണ് മുൻതൂക്കം. അതുകൊണ്ട് ലോകം എന്നും ഇങ്ങനെ ദുഃഖഭൂയിഷ്ടമായി തന്നെ ഇരിക്കും. അതിൽ സാത്വിക പ്രകൃതി അവലംബിക്കുന്നവർ ഈ രോഗത്തെ തിരിച്ചറിയും, അത് തിരിച്ചറിയണം. ഇല്ലെങ്കിൽ പലരും എന്തോ മഹത്തായ കാര്യമെന്നുള്ള രീതിയിൽ പറയും. എന്താണ്, ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നു, മറ്റുള്ളവരുടെ കണ്ണുനീര് തുടയ്ക്കുന്നതാണ് എന്റെ ജീവിത ദൗത്യം എന്നെല്ലാം സ്വന്തം മൂഢത കൊണ്ട് പറയും. അതൊന്നും ഒരിക്കലും ആരുടെയും ജീവിത ദൗത്യമായി ഇതുവരെ മാറിയിട്ടില്ല. എല്ലാവരും മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഏറ്റെടുക്കുന്നത് അവനവന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി തന്നെയാണ്. ആ സ്വാർത്ഥതയെ അംഗീകരിക്കാൻ വൈഷമ്യമുള്ളപ്പോഴാണ് പറയുന്നത്. എന്താണ്, മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ മാറ്റാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നു. അത് പരമമായൊരു സ്വാർത്ഥതയാണ്. അതങ്ങനെ സംഭവിക്കത്തുള്ളൂ. ഒരിക്കലും അത് ധർമ്മമായിക്കൊള്ളട്ടെ അധർമ്മമായിക്കൊള്ളട്ടെ, അത് പുണ്യമായിക്കൊള്ളട്ടെ പാപമായിക്കൊള്ളട്ടെ, ഒരു ജീവന്റെ കർമ്മം എന്ന് പറയുന്നത് അത് ആത്മനിഷ്ഠം തന്നെയായിരിക്കും. ഇതാണ് അധ്യാത്മശാസ്ത്രം നമ്മൾ ബോധിപ്പിക്കുന്നത്. ആത്മീയതയുടെ ശാസ്ത്രം അതാണ്. ഒരു ജീവന്റെ കർമ്മം, ആ കർമ്മം എന്ന് പറയുന്നത് വാക്ക്, മനസ്സ്, ശരീരം, ഇത് ഏതുകൊണ്ടൊരു ചലനം സംഭവിച്ചാലും അതെന്തായിരിക്കും, സ്വാർത്ഥപ്രേരിതമായിരിക്കും. എന്നുവെച്ചാൽ ആത്മനിഷ്ഠമായി ആത്യന്തികമായ പ്രവൃത്തി തനിക്ക് വേണ്ടി തന്നെയായിരിക്കും. അത് താൻ ഇച്ഛിക്കേണ്ട, താൻ ആഗ്രഹിക്കേണ്ട ഇത് പ്രവൃത്തി തനിക്ക് വേണ്ടി ആയിരിക്കണമെന്നുള്ളത്. പക്ഷേ അത് അങ്ങനെയാകത്തും. എന്തുകൊണ്ട്? അവന്റെ ഉള്ളിലിരിക്കുന്ന ചൈതന്യമാണ്. ആ ചൈതന്യത്തെ അവലംബിച്ചിട്ടാണ് ഇന്ദ്രിയങ്ങളും മനസ്സും ശരീരവും എല്ലാ കർണങ്ങളും പ്രവർത്തിക്കുന്നത്. അപ്പോ അത് ആത്മനിഷ്ഠമല്ലാതെ സ്വാർത്ഥപ്രേരിതമല്ലാതെ ഒരു സങ്കല്പം പോലും ഒരു ജീവനിൽ നിന്നും ഉണ്ടാകാൻ വഴിയില്ല. അങ്ങനെ ഇരിക്കെ ഒരുവൻ പരോപകാരാർത്ഥം പ്രവർത്തിക്കുന്നുവെന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥമുള്ളത്? ഒരുവൻ അവന്റെ മൂഢത കൊണ്ട് പറയുന്നതാണ്. അവനവന് വേണ്ടി തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ആത്മസുഖത്തിനു വേണ്ടി സർവചരാചരവും പ്രവർത്തിക്കുന്നു. അത് വിവേകശാലിയായ മനുഷ്യനും താമസ സ്വഭാവത്തിലുള്ള പക്ഷി മൃഗാദികൾ പോലും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു. അപ്പം വിവേകിയായ മനുഷ്യന് എങ്ങനെ അത് ഒഴിവാക്കാൻ പറ്റും? ആത്മസുഖത്തിന് വേണ്ടിയിട്ടുള്ള ആ പ്രവർത്തനം, അതിനെ മൂന്നായിട്ട് തിരിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. സാത്വിക, രാജസ, താമസഭാവം. അതിലെ രാജസ താമസഭാവങ്ങൾ ഒഴിവാക്കുക, സാത്വികതയെ അവലംബിക്കുക. ആ സാത്വികത അപൂർവം ജീവന്മാരിലേ കാണുന്നുള്ളൂ. അവർ അതിനെ ആശ്രയിച്ച് പോകുമ്പോൾ അവരുടെ അന്ധകരണത്തിൽ തന്നെ ഈ രാജസ താമസഭാവങ്ങൾ തലവെക്കും. അതിനെ തിരിച്ചറിയണം, ഒഴിവാക്കണം. അതിനുവേണ്ടിയിട്ടാണ് ഇവിടെ ഭഗവാൻ ഇതിനെ വിശദീകരിച്ച് പറയുന്നത്. അസത്യം അപ്രതിഷ്ഠന്തേ ജഗദാഹുരനീശ്വരം അപരസ്പരസംഭൂതം ഇമന്യത് കാമഹൈതുകം. ഷ്ടിമവഷ്ടഭ്യത്മാനോൽപ്പബുദ്ധയ പ്രഭവന്തി ഉഗ്രകർമാണ ക്ഷയായ ജഗദോഹിതാഃ. ദൃഷ്ടിം അവഷ്ടഭ്യ ആശ്രിത്യ നഷ്ടാത്മാനോ നഷ്ടസ്വഭാവാഃ വിഭ്രഷ്ടപരലോക സാധനാഃ അല്പബുദ്ധയഃ വിഷയവിഷയാ അല്പൈവ ബുദ്ധിരേഷാം തേ അല്പബുദ്ധയഃ പ്രഭവന്തി ഉഗ്രകർമാണഃ ക്രൂരകർമാണോ ഹിംസാത്മകാഃ ക്ഷയായ ജഗതഃ പ്രഭവന്തീതി സംബന്ധ ജഗതോ അഹിത ശത്രവ ഇത്യർത്ഥ. ഏതാം ദൃഷ്ടിമവഷ്ടഭ്യ, ഈ ദൃഷ്ടിയെ ആശ്രയിച്ചിട്ട്. ഈ ദൃഷ്ടി എന്ന് പറയുന്ന ഇവിടെ എന്താണ്? ഇവിടെ പറയുന്ന ഭൗതികവാദം, ആത്മാവിനെ തിരസ്കരിക്കുന്ന ബുദ്ധി, ഭൗതികതയെ മാത്രം അവലംബിക്കുന്ന ബുദ്ധി, അപരസ്പര സംഭവം എന്ന് പറയുന്നു. ഭൗതികതയെ മാത്രം അവലംബിക്കുന്നവ എന്ത് ചെയ്യുന്നു? കാമത്തിന് പ്രാധാന്യപ്പെടുന്നു. എല്ലാം തന്റെ കാമത്തിന് വേണ്ടി. കാമം എന്ന് പറഞ്ഞാൽ ഇച്ഛ എന്നുള്ള അർത്ഥത്തിലാണ്. തന്റെ ഇച്ഛയ്ക്ക് വേണ്ടി അവൻ ജീവിക്കുന്നു, അവൻ പ്രവർത്തിക്കുന്നു, അതിന് പ്രാധാന്യം കൊടുക്കുന്നു. അതാണ് ഈ ദൃഷ്ടിയെ അവഷ്ടഭ്യ, ഇതിനെ ആശ്രയിച്ചിട്ട്. അങ്ങനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? നഷ്ടാത്മാന, അവന്റെ ആത്മാവ് അവന് നഷ്ടപ്പെടുന്നു എന്നാണ്. സ്വയം അവൻ ആത്മാവിനെ നഷ്ടപ്പെടുത്തുന്നു. ആത്മാവിനെ കുറിച്ച് നമ്മളെന്താ ധരിച്ചിരിക്കുന്നത്? അത് നിത്യശുദ്ധ മുക്ത സ്വഭാവമാണ്. അതാണ് ആത്മാവിന്റെ പരമാർത്ഥ സ്വരൂപം. അങ്ങനെയുള്ള ആ പരമാർത്ഥ സ്വരൂപത്തെ ആർക്ക് നശിപ്പിക്കാൻ പറ്റും? ആത്മാവിനെ ഹനിക്കാൻ, ആത്മഹത്യ ആർക്ക സാധ്യമാകുന്നത്? അത് സാധ്യമല്ല. അതുകൊണ്ടാണ് ആത്മശബ്ദത്തിനോട് പറഞ്ഞത് എന്താണ്? സ്വഭാവ ആത്മശബ്ദത്തിന് ആത്മാവ്, അതിന്റെ മുഖ്യമായ അർത്ഥത്തിൽ മനസ്സ്, ഇന്ദ്രിയം, ശരീരം, സ്വഭാവം, ഇങ്ങനെ പല അർത്ഥങ്ങളുണ്ട്. ഇവിടെ ഭാഷ്യകാരൻ പറയുന്നതാണ് നഷ്ടസ്വഭാവ, സ്വഭാവം നഷ്ടപ്പെട്ടവരായി, കാമത്തെ ആശ്രയിച്ച് സ്വസ്വഭാവത്തെ നഷ്ടപ്പെടുത്തി. ആത്മാവിനെ ആർക്കും നഷ്ടപ്പെടുത്താൻ പറ്റില്ല, ആത്മാവിനെ ഹനിക്കാനും പറ്റില്ല. അതാണല്ലോ ഗീതി പറയുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണ്? വിഭ്രഷ്ട പരലോക സാധന. പരലോക സാധനകളിൽ നിന്നെല്ലാം ഭ്രംശിച്ചവരായി, അല്പബുദ്ധയ അല്പബുദ്ധികളായി. ലോകം എന്നുള്ളതിന് പല ഭാഗങ്ങളിലും ഉപനിഷത്തുകളെ വ്യാഖ്യാനിക്കുമ്പോൾ ഭാഷ്യകാരൻ അർത്ഥം പറയുന്ന ലോകം ആത്മാവ് എന്നുള്ള അർത്ഥമാണ്. ലോകത്തിന് ചില സ്ഥലത്ത് കർമ്മഫലം എന്നർത്ഥം പറയും. എന്നാലും മുഖ്യമായിട്ടും ആത്മാവെന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. പിന്നെ ലോകത്തിന് പരലോകം എന്നുള്ള അർത്ഥവും പറയുന്നുണ്ട്. കാരണം പുണ്യത്തെ ആർജിച്ച് പരലോകങ്ങളെ പ്രാപിക്കുക. ഈ ലോകം പരമാർത്ഥമല്ലെന്നാണ് അദ്വൈതി പറയുന്നത്. പരമാർത്ഥമല്ലെന്ന് തന്നെ എല്ലാവരും പറയുന്നു. ഇത് പരമാർത്ഥമാണെന്ന് ആർക്കും അഭിപ്രായമില്ല. പക്ഷെ അദ്വൈതിയുടെ പറച്ചിലിനൊരു പ്രത്യേകതയുണ്ട്. അവരെന്താണ് പറയുന്നത്? പരമാർത്ഥമല്ലെന്ന് മാത്രമല്ല, ഇത് അവിദ്യാകൽപിതം എന്ന് പറയുന്നു. അപ്പൊ പരമാർത്ഥമല്ലെന്ന് പറഞ്ഞാൽ എല്ലാവരും ചോദിക്കും, ഇതൊക്കെ സത്യമാണെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല, ഇതൊക്കെ നശിക്കുന്നതാണ്. ആ അർത്ഥത്തിൽ ഇത് പരമാർത്ഥമല്ല. പക്ഷേ ഇത് നമ്മൾ സത്യമായി കാണുന്ന വേളയിൽ, സത്യമായി അനുഭവിക്കുന്ന വേളയിൽ, ഇത് നമ്മൾ കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്ന തരത്തിൽ സത്യമല്ല എന്ന് പറയുന്നതാണ് അദ്വൈതിയുടെ പ്രത്യേകത. അതെന്താണ്? അവിദ്യാകൽപിതം എന്ന് പറയുന്നത്. അങ്ങനെ സ്വീകരിക്കുമ്പോഴും ഈ ലോകത്തെ അങ്ങനെ സ്വീകരിക്കുന്ന അദ്വൈതിയും എന്ത് ചെയ്യുന്നു? പരലോകങ്ങളെ അംഗീകരിക്കുന്നു. എങ്ങനെയാണോ ഈ ലോകം നമുക്കിപ്പോൾ സത്യമായി അനുഭവപ്പെടുന്നത്, ഇതുപോലെ അനുഭവപ്പെടാൻ സാധ്യതയുള്ള മറ്റു ലോകങ്ങളും ഉണ്ടെന്നാണ്. അപ്പം മിഥ്യയാണെന്ന് പറയുന്നതോ ആ അർത്ഥത്തിൽ എല്ലാം മിഥ്യയാണ്. ഈ ലോകം സത്യമായി നമുക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരുന്നിട്ടും ഇത് മിഥ്യയാണ്. അതുപോലെയാണ് എല്ലാ ലോകങ്ങളെ സംബന്ധിച്ച്. എല്ലാ ലോകവും ഇതുപോലെ നമുക്ക് സത്യമായി അനുഭവപ്പെടുകയും പരമാർത്ഥത്തിൽ മിഥ്യയുമാണ്. ഇതാണ് അദ്വൈത സിദ്ധാന്തം. പ്രപഞ്ചം മിഥ്യയാണ്, അതുകൊണ്ട് പരലോകങ്ങൾ ഇല്ല, മിഥ്യയാണ് എന്നുള്ള അർത്ഥത്തിലല്ല അവർ പറയുന്നു. അതുകൊണ്ടാണ് ശങ്കരാചാര്യരും എന്ത് ചെയ്യുന്നു, വേദത്തിന്റെ പൂർവകാന്ഡത്തെ അംഗീകരിക്കുകയും നിഷേധിക്കുകയും ചെയ്യുന്നു. അംഗീകരിക്കുന്ന എന്തുകൊണ്ട്? അംഗീകരിക്കുമ്പോൾ പരലോകം, പുണ്യഭാവം ഇതിനെല്ലാം അംഗീകരിക്കുന്നു. നിഷേധിക്കുമ്പോഴോ പരലോകത്തെ നിഷേധിക്കുകയും ഈ ലോകത്തെ അംഗീകരിക്കുകയല്ല ചെയ്തു, ഇതിനോടൊപ്പം എല്ലാത്തിനെയും നിഷേധിക്കും. അദ്വൈതയെ സംബന്ധിച്ച് പരലോകം മിഥ്യ എന്ന് മാത്രമല്ല, ഈ ലോകം മിഥ്യ, മിഥ്യയാണെങ്കിൽ എല്ലാം മിഥ്യ. നിങ്ങൾ ഇതനുഭവിക്കുന്നു, സത്യമായി അനുഭവപ്പെടുന്നു എന്ന് പറയുകയാണെങ്കിൽ ഈ ലോകം പോലെ സത്യമാണ്. ഇനി ഏതെല്ലാം ലോകങ്ങളുണ്ടോ പരലോകങ്ങളുണ്ടോ അതെല്ലാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പൂർവ്വകാന്ഡത്തെ അംഗീകരിക്കുകയും ചെയ്യുന്നു, നിഷേധിക്കുകയും ചെയ്യുന്നു. പൂർവ്വകാന്ഡത്തെ അംഗീകരിക്കുന്നതിനു വേണ്ടി പലരും ധരിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. ശങ്കരാചാര്യർ പൂർവ്വകാന്ഡത്തെ നിഷേധിച്ചു. ഭാഗികമായി അത് ശരിയാണ്, ഭാഗികമായി തെറ്റാണ്. ശങ്കരാചാര്യർ ഭാഗികമായി മാത്രമേ അതിനെ നിഷേധിച്ചിട്ടുള്ളൂ. പൂർവ്വകാന്ഡത്തിൽ പറയുന്ന കർമ്മങ്ങളാണ് ജീവിതത്തിൽ പരമമായി അനുഷ്ഠിക്കേണ്ടത്. ആ കർമ്മങ്ങൾക്കപ്പുറം മറ്റൊന്നുമില്ല. ആ കർമ്മങ്ങളോട് ബന്ധപ്പെട്ടിരിക്കുന്ന ആ കർമ്മാംഗമാണ് ആത്മാവ്. ഇങ്ങനെയൊക്കെയുള്ള പൂർവ്വമീമാംസകരുടെ ധാരണകളെ തിരുത്തിയാണ് ചെയ്യുന്നത്. അത് പൂർവ്വകാന്ഡത്തിൽ പറയുന്ന കർമ്മം അത് അനാവശ്യമാണെന്നോ അവിടെ പറയുന്ന കർമ്മങ്ങളിൽ നിന്ന് പുണ്യം ഉണ്ടാകത്തില്ലെന്നോ ആ പുണ്യം പരലോകത്തിന് കാരണമായി തീരത്തില്ലെന്നോ ഒന്ന് ശങ്കരാചാര്യർ പറയുന്നു. ശങ്കരാചാര്യർ അല്പം കടത്തി പറഞ്ഞു, അത് അവർക്കൊട്ട് ഇഷ്ടമല്ല. എന്താണ് പരമാർത്ഥത്തിൽ ഇതൊന്നും സത്യമല്ല. ഈ കർമ്മം അനുഷ്ഠിച്ച് ഈ കർമ്മത്തിലൂടെ പരലോകത്ത് പ്രാപിക്കുക അല്ലെങ്കിൽ ഇഹലോകത്തിൽ എന്തെങ്കിലും നേടുക, ഇതല്ല മോക്ഷം. അതാണ് മോക്ഷമെന്ന് കരുതിയിരുന്നവരടുത്ത് അത് തിരുത്തുകയേ ചെയ്യുന്നുള്ളൂ. ആ ഒരു അർത്ഥത്തിലല്ലാതെ ശങ്കരാചാര്യർ കർമ്മകാന്ഡത്തെ നിഷേധിച്ചില്ല, മറിച്ച് ശങ്കരാചാര്യർ വേദപ്രാമാണ്യത്തെ അംഗീകരിച്ചതിലൂടെ ഈ കർമ്മകാന്ഡത്തിന് വൈദികന്മാരെക്കാൾ കൂടുതൽ പ്രാധാന്യം ഉണ്ടായിക്കൊടുക്കുകയായിരുന്നു. കാരണം കർമ്മകാന്ഡത്തെ നിഷേധിക്കുകയും വേദപ്രാമാണ്യത്തെ അംഗീകരിക്കുകയും ചെയ്യുക അത് സാധ്യമല്ല. വേദത്തിന്റെ പ്രാമാണ്യത്തെ സ്വീകരിക്കുമ്പോൾ വേദത്തിന്റെ പകുതി ശരി പകുതി തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് യുക്തിയില്ലാതെ വരും. നമ്മളൊരു ഗ്രന്ഥത്തെ അംഗീകരിച്ചിട്ട് ആ ഗ്രന്ഥത്തിന്റെ ഇത്രയും ഭാഗം ശരി ഇത്രയും ഭാഗം തെറ്റ് എന്ന് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് യുക്തി, വിശേഷം വേദത്തെ സംബന്ധിച്ച്. എന്തുകൊണ്ട്? വേദം ഈശ്വരപ്രോക്തമാണ്. ഈശ്വരപ്രോക്തമായ വേദത്തിന്റെ ഒരു ഭാഗം ശരി വേറൊരു ഭാഗം അസംബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ പറയുന്ന ചാർവാകന്മാരെ പോലുള്ളവർക്ക് ഈ വൈദികന്മാരെ അടിക്കാൻ കിട്ടുന്ന വലിയൊരു അടിയാകും. അതുകൊണ്ട് വേദത്തിന്റെ പ്രാമാണ്യത്തെ സ്വതപ്രാമാണ്യത്തെ ശങ്കരാചാര്യർ പൂർണ്ണമായും അംഗീകരിച്ചിട്ടുണ്ട്. വേദത്തിന്റെ പൂർവ്വകാന്ഡത്തിന് എങ്ങനെയാണോ പ്രാമാണ്യം അതിന് തുല്യമായി ഉത്തരകാന്ഡത്തിനും പ്രാമാണ്യം വന്നിട്ടുണ്ട്. വേദപ്രാമാണ്യത്തെ ശങ്കരാചാര്യര് നിഷേധിക്കുന്നിടത്ത് എന്ത് ചെയ്യുന്നു? അവിടെ പൂർവ്വകാന്ഡത്തെയും ഉത്തരകാന്ഡത്തെയും രണ്ടിനെയും നിഷേധിക്കുന്നു. അവിടെ വേദം പ്രമാണമല്ലാതായി തീരുന്നു എന്ന് പറഞ്ഞ് സമ്പൂർണ്ണ വേദത്തിനെ നിഷേധിക്കുന്നു. അതുകൊണ്ട് മീമാംസ എന്ന് പറയുന്നിടത്ത് തന്നെ മീമാംസകരീന്ന് സ്വീകരിച്ചിരിക്കുന്ന എന്താണ്? വേദത്തെ രണ്ട് കാണ്ഡമായിട്ടല്ല, ഈ രണ്ട് കാണ്ഡങ്ങളും കൂടി ചേർന്ന് ഒറ്റ മീമാംസാശാസ്ത്രമായിട്ടാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത്. അത് ഈ വേദാന്തികളും അത് ആ തരത്തിൽ തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ശങ്കരാചാര്യർ എന്ത് ചെയ്യുന്നു? പൂർവ്വകാന്ഡത്തിനും പ്രാധാന്യം കൊടുക്കുന്നു. പക്ഷെ പൂർവ്വകാന്ഡത്തിലെ വ്യാഖ്യാനങ്ങളോട് ശങ്കരാചാര്യർ യോജിക്കുന്നില്ല. പൂർവ്വകാന്ഡമാണ് പരമമായ മോക്ഷ സാധനം എന്നുള്ളതിനോട് ശങ്കരാചാര്യർ യോജിക്കുന്നില്ല. അത്തരം കാര്യങ്ങളെ ശങ്കരാചാര്യർ നിഷേധിക്കുന്നു എന്നേ ഉള്ളൂ. അതേസമയം പൂർവ്വകാന്ഡത്തിലെ കർമ്മങ്ങൾ, ആ കർമ്മങ്ങൾ അത് വേദം പ്രമാണമല്ലെന്നോ ആ കർമ്മങ്ങളിൽ നിന്ന് പുണ്യഭാവങ്ങൾ ഉണ്ടാകത്തില്ലെന്നോ ആ കർമ്മങ്ങൾ നിഷ്ഫലങ്ങളാണെന്നോ ഒന്നും ശങ്കരാചാര്യർ പറയുന്നില്ല ഒരിടത്ത്. അതുകൊണ്ടാണ് ഈ ശങ്കര പരമ്പരയിൽപ്പെട്ട വരേനെ എന്ത് പറയുന്നു? വ്യവഹാരേ ഭാട്ടനയം, ഭാട്ടന്റെ നയമാണ് ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നതെന്ന് പറയുന്നു, അംഗീകരിച്ചിരിക്കുന്നു. പക്ഷേ ശങ്കരാചാര്യർ എന്ത് ചെയ്യുന്നു? ആ കർമ്മത്തിനൊരു പരിമിതി കൽപ്പിക്കുന്നു. അതിനംഗീകരിച്ചില്ലെങ്കിൽ എന്താണ്? കർമ്മയോഗം എന്ന് പറയുന്ന ഒരു പദ്ധതിക്ക് തന്നെ യാതൊരു പ്രസക്തിയില്ലാതാകും. കർമ്മകാന്ഡത്തെ പൂർണ്ണമായും നിഷേധിച്ചു കഴിഞ്ഞാൽ പിന്നെ കർമ്മയോഗ അനുഷ്ഠാനത്തിന് കർമ്മം തന്നെ ഇല്ലാതെ. അതുകൊണ്ട് അതിനെ അംഗീകരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പരിധി വരെ അതിനംഗീകരിക്കുന്നു. അത് പരമപ്രമാണമായി സ്വീകരിച്ചില്ലെന്നേ ഉള്ളൂ. ഒരു പരിധി വരെ അതിനെ സ്വീകരിക്കുന്നു. അതാണ് ഇവിടെ പറയുന്നത്. എന്താണ് പരലോക സാധന? പരലോക സാധനമെന്നുള്ളത് എനിക്ക് ശങ്കരാചാര്യം അതിനെ സ്വീകരിക്കുന്നു. ഒരാൾ പരലോകത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾക്കത് ചെയ്യാം. ഇവിടെ ഗീതയിലൂടെ പറയുന്നുണ്ടല്ലോ, ബ്രഹ്മസൂത്രത്തിൽ എന്റെ അവസാന ഭാഗം ദീർഘമായി ചെയ്യുന്നത് എന്താണോ, ജീവന്റെ പോക്ക് വരവിനെ കുറിച്ചാണ്, ദക്ഷിണായന ഉത്തരായണ മാർഗങ്ങളെ കുറിച്ചാണ്. ഈ ചർച്ച സാർത്ഥകമാണെങ്കിൽ എന്ത് വേണം? വേദത്തിലെ കർമ്മ ഉപാസന പദ്ധതികൾ അംഗീകരിച്ചേ പറ്റൂ. അല്ലെങ്കിൽ അവിടെ ദക്ഷിണായനും ഉത്തരായനവും ഒന്നുമില്ല, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ ദക്ഷിണായന ഉത്തരായണ മാർഗങ്ങളെ അംഗീകരിക്കുമ്പോൾ കർമ്മത്തെ അംഗീകരിക്കുന്നു, ഉപാസനകളെ അംഗീകരിക്കുന്നു, അതിൽ നിന്നുണ്ടാകുന്ന പുണ്യപാപങ്ങളെ അംഗീകരിക്കുന്നു, ഇതെല്ലാം അംഗീകരിക്കേണ്ടി വരും. പിന്നെ അവിടെ ശങ്കരാചാര്യർ പ്രത്യേകിച്ച് പറയാൻ ആഗ്രഹിക്കുന്ന എന്താണ്? പരമാർത്ഥത്തിൽ ജീവന്റെ ഉത്ക്രമണമല്ല വേണ്ടത്, മറിച്ച് ജീവന് മോക്ഷമാണ് പ്രാപിക്കേണ്ടത്. അതിന് ഉത്ക്രമണത്തിന് ഉപകരിക്കുന്ന കർമ്മങ്ങളും ഉപാസനകളും അനുഷ്ഠിക്കരുത്, അത് ഉപേക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ വേദത്തിൽ ഉത്ക്രമണത്തിന് ഉപകരിക്കുന്ന കർമ്മങ്ങളും ഉപാസനകളും ഉണ്ടെന്ന് ശങ്കരാചാര്യർ അംഗീകരിക്കുകയാണ്. അതാരുപേക്ഷിക്കണമെന്ന് പറഞ്ഞു? അധികാരിയായിട്ടുള്ളവൻ. അതാദ്യമേ പറഞ്ഞു. അപ്പൊ അധികാരിയായി അല്ലാത്തവനോ, അവന് വീണ്ടും പഴയത് തന്നെ ശരണമായി തീരുന്നു. അപ്പൊ അവർക്ക് വേണ്ടി ശങ്കരാചാര്യർ അത് അംഗീകരിക്കുന്നുണ്ട്. ഇനി മൂന്നാമതൊരു കൂട്ടരുണ്ട്. എന്താണ്? അവർ തത്വജ്ഞാനത്തെ സ്വീകരിക്കുന്നില്ല, വേദത്തിന്റെ പൂർവ്വകാണ്ഡ പ്രാമാണ്യത്തെ അംഗീകരിക്കുന്നില്ല. അവരാണ് ചാർവാകന്മാർ. അവരെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ആസുര ബുദ്ധികൾ എന്ത് ചെയ്യുന്നു? നഷ്ടസ്വഭാവ വിഭ്രഷ്ട പരലോക സാധനാഹ. പരലോക സാധനങ്ങളിൽ നിന്നും വ്യതിചലിച്ചവർ. പരലോക സാധനങ്ങൾ എന്താണ്? കർമ്മകാണ്ഡം. അത് ചാർവാകന്മാര്. അല്പബുദ്ധയ, അവരുടെ ബുദ്ധി അല്പമാണ്. വിഷയവിഷയാൽപ്പയവ ബുദ്ധിരീഷ, വിഷയത്തിൽ മാത്രമേ അവരുടെ ബുദ്ധി നിൽക്കുന്നുള്ളൂ, കാമത്തിൽ മാത്രം. അല്പബുദ്ധയഹ, അവർ പ്രഭവന്തി ഉഗ്രകർമാണ. ഉഗ്രകർമ്മങ്ങൾ, ക്രൂരകർമ്മങ്ങൾ അവർ ചെയ്യുന്നു എന്നറിയും. വൈദികമായ കർമ്മങ്ങൾ, സാത്വികമായ കർമ്മങ്ങളല്ല അവർ ചെയ്യുന്നത്. അവരതിനെയൊന്നും അംഗീകരിക്കുന്നില്ല. അവരെന്ത് ചെയ്യുന്നു? അവരുടെ ലൗകികമായ ബുദ്ധി ഉപയോഗിച്ചിട്ട് അവരുടെ കാമപൂർത്തിക്ക് വേണ്ടി എന്ത് ക്രൂരകർമ്മങ്ങളും ചെയ്യാൻ അവർ മടിക്കുന്നില്ല. പ്രാകൃത ബുദ്ധികളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഹിംസാത്മകാഹ, അവർ ഹിംസിക്കുന്നു. നമ്മൾ രാക്ഷസന്മാരെന്നും മറ്റും പറയുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാമപൂർത്തിക്ക് എന്തും ഉപായം അവർ സ്വീകരിക്കും. ആസുരബുദ്ധികൾ, അവരെയാണ് അസുരന്മാരെന്ന് പറയുന്നത്. ക്ഷയായ ജഗത പ്രഭുവന്തി എന്നവിടെ അന്വയിച്ചോളും. ഈ ലോകത്തിന്റെ ക്ഷയത്തിനെ ഉപകരിക്കുന്നുള്ള അവരുടെ കർമ്മങ്ങൾ, ലോകത്തിന്റെ നാശത്തിന്. അവര് വാസ്തവത്തിൽ എന്താണ്? ജഗത ഹൈതാഹ ശത്രുവഹ പറഞ്ഞല്ലോ നേരത്തെ. ജഗത്തിന് ജീവൻ എന്നർത്ഥമുണ്ട്. അവർ ജീവന്റെ ശത്രുക്കളാണ്. ജീവന്റെ ശത്രു എന്ന് പറയുന്നത് സ്വയം അവൻ തന്നെയാണ്. അതേസമയം ഒരു ജീവന് മറ്റ് ജീവന്മാരുടെയും ശത്രുക്കളായി മാറാം. രണ്ട് സംഭവിക്കും. രണ്ട് കാര്യം ഇതുമുണ്ട്. ആത്മീയതയെ സംബന്ധിച്ചിടത്തോളം അതിന് മുമ്പ് നമ്മൾ ചർച്ച ചെയ്തതാണ്. ഗീതി ചർച്ച ചെയ്യുമ്പോഴും അതുകൊണ്ട് ഒന്ന് അതിന്റെ വ്യക്തിനിഷ്ഠമായ ഭാവം, മറ്റൊന്ന് സമൂഹാധിഷ്ഠിതമായ ഭാവം. രണ്ടു തരത്തിലും ഇത് വ്യാഖ്യാനിക്കാം. ഒരു ജീവൻ എന്ത് ചെയ്യുന്നു? തന്നെ നശിപ്പിക്കുന്നു. ഒരു ജീവൻ എന്ത് ചെയ്യുന്നു? മറ്റനേകം ജീവന്മാരെ നശിപ്പിക്കുന്നു. അങ്ങനെ അവൻ ജഗത്തിന് അഹിതനായിരിക്കുന്നു, ശത്രുവായിരിക്കുന്നു എന്നർത്ഥം. ഏതാം ദൃഷ്ടിം അവഷ്ടഭ്യ നഷ്ടാത്മാനോൽപബുദ്ധയ പ്രഭവന്തി ഉഗ്രകർമാണ ക്ഷയായ ജഗതോ ഹിതാഹ കാമം ആശ്രിത്യ ദുഷ്പൂരം ദംഭമാനമദന്വിതാഹ മോഹാൻ ഗൃഹീത്വാ സദ്ഗ്രാഹാൻ പ്രവർത്തന്തേ ശുചിവ്രതാഹ. ചിന്താം അപരിമേയം ച പ്രണയാന്താമുപാശ്രിതാഃ കാമോപഭോഗ പരമാ ഏതാവതിതി നിശ്ചിതാഃ ആശാ പാശശതൈർബദ്ധാ കാമക്രോധപരായണാഃ ഈഹന്തേ കാമഭോഗാർത്ഥം അന്യായേനാർത്ഥ സഞ്ജയാൻ ഇദം അദ്യ മയാ ലബ്ധം ഇദം പ്രാപ്സ്യേ മനോരഥം ഇദം അസ്തി ഇദമപി മേ ഭവിഷ്യതി പുനർധനം അസോ മയാ ഹതശത്രോർ ഹനിഷ്യേ ചാപരാനപി ഈശ്വരോഹമഹം ഭോഗി സിദ്ധോഹം ബലവാൻ സുഖി ആഢ്യോ അഭിജനവാൻ അസ്മി വന്യോസ്തി സദൃശോ മയാ യക്ഷേ ദാസ്യാമി മോദിഷ്യേ ഇത്യജ്ഞാനവിമോഹിതാഃ അനേകചിത്തവിഭ്രാന്താ മഹജാലസമാവൃതാഃ പ്രസക്താ കാമഭോഗേഷു പതന്തി നരകേഷു ചൗ ആത്മസംഭാവിതാ സ്തബ്ധാ ധനമാനമദാന്വിതാഃ യജന്തേ നാമയജ്ഞൈസ്തേ ദംഭേനാവിധിപൂർവകം അഹങ്കാരം ബലം ദർപ്പം കാമം ക്രോധം ച സംശ്രിതാഃ മാം ആത്മപരദേഹേഷു പ്രദ്വിഷന്തോഭ്യസൂയകാഃ താൻ അഹം ദിശത ക്രൂരാൻ സംസാരേഷു നരാധമാൻ ക്ഷിപാമ്യ അജസ്രമശുഭാൻ ആസുരീഷ്വേവ യോനിഷു ആസുരീ യോനിമാപന്നാ മൂഢാ ജന്മനി ജന്മനി മാം അപ്രാപ്യേവ കൗന്ദേയ തതോ യാന്ത്യധമാംഗതിം ത്രിവിധം നരകസ്വേദം ദ്വാരം നാശനമാത്മനാ കാമക്രോധസ്തഥാ ലോഭാ തസ്മാദേതത്രയം ത്യജേത് ഏതിർവിമുക്ത കൗന്ദേയ തമോദ്വാരീസ്ത്രഭൃന്ദര ആചരത്യാത്മനശ്രേയ തതോ യാതി പരാം ഗതിം യാസ്ത്രവിധിമുത്സൃജ്യ വർത്തതേ കാമകാരത ന സ സിദ്ധിമവാപ്നോതി ന സുഖം ന പരാം ഗതിം തസ്മാത് ശാസ്ത്രം പ്രമാണം ദേ കാര്യവ്യവസ്ഥിതോ ജ്ഞാത്വാ ശാസ്ത്രവിധാനോക്തം കർമ്മകർത്തുമിഹാർഹസി